ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 47. ശ്രേയാൻ സ്വധർമ്മോ മിഥുനഃ മാനവ ഏതൊരു പരമാത്മാവിൽ നിന്നാണോ യഥ ഏതെന്ന് നിന്നാണോ അവിടെ പരമാത്മാവിനെയാണ് പറയുന്നത്. പ്രവൃത്തി അതിനെ രണ്ടു തരത്തിലൂടെ വ്യാഖ്യാനിക്കുന്നു. ഉത്പത്തി ജ്യേഷ്ഠാവ രണ്ടു തരത്തിലും പറയാം. ഉത്പത്തി അല്ലെങ്കിൽ പ്രവൃത്തിയുടെ പ്രസിദ്ധമായ അർത്ഥം ജ്യേഷ്ഠ, പ്രവൃത്തിയിൽ നിന്നുള്ള അർത്ഥം കൊടുക്കാം. ഏതിൽ നിന്നാണോ സർവം ഉത്പന്നമാകുന്നത്, ഏതൊന്ന് കൊണ്ടാണോ സർവപ്രവൃത്തികൾ സംഭവിക്കുന്നത്. ഭ്രാമയൻ സർവഭൂതാനി, വേറൊരു ഭാഗത്ത് പറയുന്നു ഈശ്വരനാണ് സർവത്തെയും ചലിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പ്രവൃത്തി എന്നുള്ളതിന് ചേഷ്ട എന്നുള്ള അർത്ഥവും പറഞ്ഞു, അല്ല ഉത്പത്തി എന്നും പറയാം. ഏതൊരു ഈശ്വരനിൽ നിന്നാണോ സർവത്തിന്റെയും ഉത്പത്തി സംഭവിക്കുന്നത്. യസ്മാദ് അന്തര്യാമണഃ, ഏതൊരന്തര്യാമിയിൽ നിന്നാണോ ഈശ്വരാത് ഭൂതാനാം പ്രാണിനാം, ഭൂതങ്ങളുടെ പ്രാണികളുടെ ഉത്പത്തി ഏതൊരു പരമാത്മാവിൽ നിന്നാണോ സംഭവിക്കുന്നത്. ഏന ഈശ്വരേണ സർവമിതം ജഗത് തതം വ്യാപ്തം, ഏതൊരീശ്വരനാലാണോ സർവമിതം ജഗത്, ഈ ജഗത്തെല്ലാം തതം വ്യാപ്തം, വ്യാപ്തമായിരിക്കുന്നത്. തതം എന്ന് പറഞ്ഞാൽ വ്യാപ്തം. ഈ ജഗത്തിനെല്ലാം കാരണമായിരിക്കുന്ന ഈശ്വരനാണ്, ഈ ജഗത്തിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ഈശ്വരനാണ്. ഈ രണ്ടു കാര്യങ്ങളും പറയുന്നു. അങ്ങനെയുള്ള ഈശ്വരനെ സ്വകർമ്മണ പൂർവോക്തേന പ്രതിവർണം തം ഈശ്വരം അഭ്യർത്ഥിച്ച, സ്വകർമ്മണ സ്വകർമ്മം കൊണ്ട് ആ ഈശ്വരനെ അർച്ചിക്കണം. അർച്ചിച്ച് സംസിദ്ധിയെ, മോക്ഷത്തെ പ്രാപിക്കണമെന്നാണ് പറയുന്നത്. സ്വകർമ്മണ പൂർവോക്തേന പ്രതിവർണം, ഓരോരോ വർണ്ണത്തിനുമനുസരിച്ച് എന്നാണ്. സ്വകർമ്മം എന്താണെന്നുള്ളത് നേരത്തെ നിശ്ചയിച്ചു. സ്വകർമ്മമെന്നോ സ്വധർമ്മമെന്നോ പറയാം. അതെന്താണ്? സ്വഭാവജമായി വരുന്നതാണ്, സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്നതായ ആ കർമ്മത്തെ, ആ കർമ്മത്തിനനുസരിച്ച് എന്നാണ്. സ്വകർമ്മണ പൂർവോക്തേന പ്രതിവർണം, ഭാഷ്യകാരം പറയുന്നു, ഓരോരോ വർണ്ണത്തിനനുസരിച്ച്, ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന വർണ്ണത്തിനനുസരിച്ചെന്നു. അത് സ്വകർമ്മത്തെ നിശ്ചയിച്ചപ്പോൾ അത് സ്വഭാവത്തിനനുസരിച്ചാണെന്ന് പറഞ്ഞു. ഗീതയിൽ എപ്പോഴും അത് സ്വഭാവത്തിനനുസരിച്ച് നിർണയിക്കപ്പെടും. അപ്പോൾ അവനവന്റെ സ്വഭാവത്തിനനുസരിച്ചെന്നുള്ളതാണ് ശ്ലോകങ്ങൾക്കനുസരിച്ചുള്ള വ്യാഖ്യാനം. അതനുസരിച്ച് തമീശ്വരം അഭ്യർത്ഥിച്ച, ആ ഈശ്വരനെ അർച്ചിച്ചിട്ട് പൂജയിത്തുക. സ്വകർമ്മണ തമഭ്യർച്ച, സ്വകർമ്മമനുസരിച്ച്, സ്വധർമ്മമനുസരിച്ച്, അത് എങ്ങനെ സ്വഭാവമനുസരിച്ച് വരുന്ന ഓരോ വ്യക്തിയുടെയും കർമ്മങ്ങൾ. അതൊരു കർമ്മമല്ല, ഒരു വ്യക്തിയിൽ അനേക കർമ്മങ്ങൾ വരും, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വർണ്ണം എന്ന് പറയുമ്പോൾ അത് മാറിപ്പോകും. വർണ്ണമെന്ന് പറയുമ്പോൾ ഒരു വർണ്ണത്തിന് ഇന്ന കർമ്മങ്ങളെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, ആ കർമ്മമേ പാടുള്ളതെന്ന് വരും. മറ്റു കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വരും. അപ്പൊ അത് സ്മൃതികളുടെയും മറ്റും താല്പര്യത്തിലേക്ക് പോകും. ആ സമയം സ്വഭാവജമായ കർമ്മം എന്ന് പറയുമ്പം ഓരോ വ്യക്തിക്കും അവനവന്റെ സ്വഭാവം അനുസരിച്ചുള്ള കർമ്മം. അപ്പൊ ഇന്ന കർമ്മമേ പാടുള്ളൂന്നില്ല, വ്യക്തിയുടെ സ്വഭാവത്തിന്റെ മാറ്റമനുസരിച്ച് കർമ്മങ്ങളും മാറാം. സ്വഭാവം സ്ഥായിയാണെങ്കിൽ ഒരു കർമ്മം തന്നെയാകാം, സ്വഭാവം മാറുകയാണെങ്കിൽ കർമ്മങ്ങളും മാറാം. അപ്പൊ സ്വകർമ്മം എന്ന് പറയുന്നത് കൊണ്ട് ഗീതയുടെ ആ ആശയത്തെയാണ് എടുക്കേണ്ടത്. സ്വഭാവസിദ്ധമായ കർമ്മം, ആ കർമ്മത്തിനനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കണം. സ്വഭാവം അനുസരിച്ചല്ലേ മനുഷ്യൻ പ്രവർത്തിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് എന്തിനാണ് എടുത്തു പറയുന്നത്? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതും ഓർക്കേണ്ട കാര്യമാണ്. കാരണം അവിവേകം കൊണ്ട് ശോകമോഹങ്ങളെ കൊണ്ട് ഒരുവന്റെ അന്ധക്കരണം കലുഷമായി കഴിഞ്ഞാൽ അവനവന്റെ പ്രകൃതത്തിന് വിരുദ്ധമായ പ്രവൃത്തികളിലും ഏർപ്പെടും. അത് വരാൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞു, തന്റെ സ്വഭാവമനുസരിച്ചുള്ള കർമ്മത്തിൽ തന്നെ ഇടപെടണം. തന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മത്തിൽ സ്വധർമ്മം എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തം അഭ്യർച്ച പൂജയിത്വ ആരാധ്യ, ഈശ്വരനെ ആരാധിച്ചിട്ട് കേവലം ജ്ഞാനനിഷ്ഠാ യോഗ്യതാ ലക്ഷണാം സിദ്ധിം. ഭാഷ്യകാരൻ അദ്വൈത മതം അനുസരിച്ചിവിടെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈശ്വരനെ അർച്ചിച്ചിട്ട്, സ്വകർമ്മം കൊണ്ട് ഈശ്വരനെ അർച്ചിച്ചിട്ട് സിദ്ധിം വിന്ദതി മാനവ, മനുഷ്യൻ സിദ്ധിയെ പ്രാപിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. അദ്വൈത മതമനുസരിച്ച് എന്താണ്, കർമ്മം കൊണ്ട് സാക്ഷാതായിട്ട് മോക്ഷം ലഭിക്കത്തില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു, ജ്ഞാനനിഷ്ഠ യോഗ്യത ലക്ഷണാം സിദ്ധിം. കർമ്മം കൊണ്ട് ഈശ്വരനെ പൂജിച്ചിട്ട് ജ്ഞാനനിഷ്ഠയ്ക്കുള്ള യോഗ്യതയെ പ്രാപിക്കണം, അതാണ് ഇവിടെ സിദ്ധി. ജ്ഞാനനിഷ്ഠ യോഗ്യതാ ലക്ഷണം, ജ്ഞാനനിഷ്ഠ യോഗ്യതയാകുന്ന സിദ്ധി, മോക്ഷമല്ല. ആ ജ്ഞാനനിഷ്ഠയിൽ നിന്ന് പിന്നെ മോക്ഷം, അതാണ് അദ്വൈതത്തിന്റെ പ്രക്രിയ. ഈശ്വരനെ കർമ്മം കൊണ്ട് അർച്ചിക്കുക, അതിൽ നിന്ന് ചിത്തശുദ്ധി ഉണ്ടാകുക, ജ്ഞാനനിഷ്ഠ നേടുക, പിന്നീട് മോക്ഷം പ്രാപിക്കുക. ആ ക്രമമനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. രാമാനുജാചാര്യർ പറയുന്നത്, മത് പ്രസാദ പ്രാപ്തി രൂപം, ഈശ്വരപ്രസാദം, ഈശ്വര അനുഗ്രഹമാകുന്ന സിദ്ധി അതിനെ പ്രാപിക്കുന്നു. സിദ്ധി മോക്ഷം വിന്ദതി എന്നും മറ്റു ചില ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സിദ്ധി മോക്ഷം വിന്ദതി തമീശ്വരം അഭ്യർച്ച ആരാധ്യ അദ്വൈതികളായി മറ്റു ചില ആചാര്യന്മാർ പറയുന്നു. എന്താണ്, ഈശ്വരനെ സ്വകർമ്മം കൊണ്ട് അർച്ചിച്ചിട്ട് എന്താണ് സിദ്ധിം മോക്ഷത്തെ പ്രാപിക്കുന്നു. നേരിട്ട് മോക്ഷം പ്രാപിക്കാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് പറഞ്ഞ് കേവലം ജ്ഞാനനിഷ്ഠയോഗ്യതാ ലക്ഷണം. ഭാഷ്യത്തിൽ കേവലം എന്ന് പറയുന്ന ഒരു ശബ്ദം കൂടെ പ്രയോഗിച്ചിട്ടുണ്ട്. അത്ര മാത്രമേ സാധ്യമാകൂ കർമ്മം കൊണ്ട്, എന്നാൽ കർമ്മം കൊണ്ട് മോക്ഷം സാധ്യമല്ല എന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അതൊക്കെ ഓരോ ആചാര്യന്മാരുടെ അവരുടെ സിദ്ധാന്തത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇതെല്ലാം ഉണ്ട് ഗീതയിൽ, ഈ പല കാഴ്ചപ്പാടുകളുമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനതെല്ലാം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈശ്വരനെ സ്വകർമ്മം കൊണ്ട് അർച്ചിച്ചിട്ട് അഭ്യർച്ചിയ അർച്ചിച്ചിട്ട്, അപ്പൊ ഈശ്വരനെ ഇവിടെ തന്നെ സാറിന് എന്താണ് നേരത്തെ പറഞ്ഞു, പത്രം പുഷ്പം ഫലം തോയം ഇതെല്ലാം കൊണ്ട് ഈശ്വരനെ അർച്ചിക്കാമെന്ന് പറഞ്ഞു. അതിലെല്ലാം ഞാൻ പ്രസാദിക്കുന്നു, അങ്ങനെയുള്ള ഭക്തനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ അവസാനം വന്നപ്പോൾ ഭഗവാൻ നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്, എന്താണ് സ്വകർമ്മണ അഭ്യർച്ചയ, നിന്റെ കർമ്മം കൊണ്ട് തന്നെ എന്നെ അർച്ചിക്കാം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും മഹത്തായ ഒരാശയത്തെയാണ് ഇവിടെ പറയുന്നത്. മറ്റത് ഈശ്വര പൂജ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ചെയ്യുന്നതാണ്. എന്താണ് പത്രപുഷ്പ ഫല തോയങ്ങളെ കൊണ്ട് ചെയ്യുന്ന ആ പൂജ, അതിനുവേണ്ടിയിട്ട് നമ്മൾ ഒരു മണിക്കൂർ മാറ്റിവെക്കുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്ന അതല്ല, ഗീതോപദേശത്തിന്റെ അവസാനം പറയുന്നത് എന്താണ്, കർമ്മം കൊണ്ട് തന്നെ ഈശ്വരനെ അർച്ചിക്കുക എന്നാണ്. അത് എങ്ങനെയുള്ള കർമ്മം, നിന്റെ കർമ്മം, നിന്റെ സ്വഭാവം കൊണ്ട് നിനക്ക് പ്രാപ്തമാകുന്ന കർമ്മം. ആ കർമ്മത്തെ നീ ഈശ്വരാർപ്പണമായി ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നിനക്ക് സിദ്ധിയെ പ്രാപിക്കാം, എന്നുവെച്ചാൽ മോക്ഷത്തെ പ്രാപിക്കാം. പല ആചാര്യന്മാരും പല രീതിയിലും വ്യാഖ്യാനിച്ചെങ്കിലും സിദ്ധിയെ പ്രാപിക്കാം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈശ്വരപ്രാപ്തി രൂപത്തിലുള്ള മോക്ഷം തന്നെയാണ്. തന്റെ കർമ്മത്തിലൂടെ ഈശ്വരനെ അർച്ചിച്ചുകൊണ്ട് ഈശ്വരപ്രാപ്തി രൂപത്തിലുള്ള മോക്ഷത്തെ പ്രാപിക്കാം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? തന്റെ കർമ്മത്തിൽ നിന്ന്, തന്റെ സ്വഭാവം കൊണ്ട് തനിക്ക് പ്രാപ്തമാകുന്ന കർമ്മത്തിൽ നിന്ന് തനിക്കൊരിക്കലും വിട്ടു നിൽക്കാൻ ഒക്കത്തില്ല. തന്റെ കർമ്മം എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിലുടനീളം തന്നെ പിന്തുടരുന്നതാണ്. അപ്പൊ അനുനിമിഷം തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവകർമ്മങ്ങളെ കൊണ്ട് ആ കർമ്മങ്ങളെല്ലാം ഈശ്വരാർച്ചനയ്ക്കായി ഉപയോഗിക്കുക എന്ന് പറയുന്ന ഇതാര്? ഇവിടെ നോക്കുക, വർണ്ണമെന്നോ ജാതിയെന്നോ ഒന്നും പറയുന്നില്ല. മാനവാഹ, അങ്ങനെ ഭഗവാന്റെ ഉപദേശത്തിന്റെ പ്രത്യേകത, സർവ മനുഷ്യരും പിന്തതി മാനവ. നേരത്തെ പറഞ്ഞു സംസിദ്ധിം ലഭതേ നരഹ. ഇവിടെയൊന്നും പ്രത്യേകിച്ച് ജാതിയോ മതമോ സ്ത്രീയോ പുരുഷനോ ശൂദ്രനോ ബ്രാഹ്മണനോ ഒന്നും പറയുന്നില്ല. രണ്ടിടത്തും പറയുന്നു നരൻ, ഒരിടത്ത് പറയുന്നു നരൻ, ഒരിടത്ത് പറയുന്നു മാനവൻ, മനുഷ്യൻ. ഈ പറഞ്ഞിരിക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മുഴുവൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഭാഷയത്തിൽ പറഞ്ഞു പ്രതിവർണം, ഓരോരോ വർണ്ണത്തിനുമനുസരിച്ചെന്നും വർണ്ണത്തിന്റെ കാര്യമേ പറയുന്നില്ല. ഗീതാകാരൻ പറയുന്നത് മനുഷ്യനെ മാത്രമേ കാണുന്നുള്ളൂ, മനുഷ്യരെല്ലാവരും ഇത് ചെയ്യണം. എന്തുകൊണ്ട്? സ്വഭാവജമായ കർമ്മം എല്ലാ മനുഷ്യരിലും വരുന്നു. അത് മനസ്സിലാക്കുന്നതിനുള്ള ഈശ്വരകൃപ ഒരുവനുണ്ടെങ്കിൽ, ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ അവനിത് മനസ്സിലാക്കാം, മനസ്സിലാക്കി ഇത് ശ്രവിക്കാം, ഇതനുസരിച്ച് ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് അവന്റെ കർമ്മങ്ങളെ അനുഷ്ഠിക്കാം. അങ്ങനെ അനുഷ്ഠിച്ച് ആർക്കും ഈശ്വരനെ പ്രാപിക്കാം. അവിടെ ഗീതയിൽ അങ്ങനെ പ്രത്യേകിച്ച് മനുഷ്യരിൽ ഇങ്ങനെ കുറച്ചുപേര് ശ്രേഷ്ഠന്മാരുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നില്ല. അഭിജേസ്സു ദുരാചാരോ ഭജതേ മാമനന്യഭാ, നേരത്തെ പറഞ്ഞു അത്യന്തം ദുരാചാരിയായ ഒരുവനാണെങ്കിലും എന്നാണ്. അവൻ ശൂദ്രനായിക്കൊള്ളട്ടെ, ചണ്ടാളനായിക്കൊള്ളട്ടെ, ആരോ ആയിക്കൊള്ളട്ടെ, ഭജതേ മാമനന്യഭാഗ്, അവന് ഏതെങ്കിലും സമയത്തിൽ എന്നെ അനന്യമായി ഭജിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ സിദ്ധിയെ പ്രാപിക്കുമെന്നാണ് അവിടെയും പറഞ്ഞത്, മുമ്പും പറഞ്ഞത്. സ്വല്പമൊക്കെ ധർമ്മസ്യ, ഈ ധർമ്മത്തിന്റെ ലേശമെങ്കിലും ഒരുവൻ അവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അതവനെ രക്ഷിക്കും എന്നെല്ലാം പറയുമ്പോൾ എന്താണോ അതിന്റെ സാർവജനീയത, സർവ്വജനങ്ങൾക്കും വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇത് പ്രത്യേകിച്ച് വർണ്ണത്തിന് വേണ്ടിയോ ജാതിക്ക് വേണ്ടിയോ പുരുഷന് വേണ്ടിയോ ഒന്നും പറഞ്ഞാൽ, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നരഹ മാനവ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ ശ്ലോകത്തിന്റെ താല്പര്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിദ്ധിം വിന്ദതി മാനവ, അവിടെയും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒന്നാണ് സ്വകർമ്മം എന്ന് പറയുന്നത് എന്താണ്. സ്വകർമ്മം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏതെങ്കിലും ജാതിക്ക് വേണ്ടി സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ള കർമ്മമല്ല, മറിച്ച് ഓരോ മനുഷ്യനും അവന്റെ സ്വഭാവം കൊണ്ട് പ്രാപ്തമാവുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ ഈശ്വരാർച്ചനയായി ചെയ്യുക. സ്വഭാവം കൊണ്ട് കർമ്മങ്ങൾ പ്രാപ്തമാകുന്നത് അത് പ്രകൃതി തന്നെ അവന് കൊണ്ടുവരുന്നതാണ്. അത് ശാസ്ത്രം ബോധിപ്പിക്കേണ്ട കാര്യമില്ല, സഹജമായി വന്നു ചേരുന്നതാണ്. ഓരോ വ്യക്തിക്കും അവനവന്റേതായ കർമ്മങ്ങൾ സഹജമായി വന്നു ചേരുന്നു. പക്ഷേ അതിലാ ഈശ്വരാർച്ചന എന്ന് പറയുന്ന ഭാഗമാണ് ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നു. അത് ഈശ്വരാർച്ചനയായി ചെയ്യണമെന്നുള്ളത് അവൻ അറിയത്തില്ല. അത് സഹജമായ അവന്റെ വികാര വിചാരങ്ങൾക്ക് അനുസൃതമായി അവൻ കർമ്മം ചെയ്തു പോകുന്നു. ഇവിടെ ഗീത ബോധിപ്പിക്കുന്ന എന്താണ്? അങ്ങനെ വന്നു ചേരുന്ന കർമ്മങ്ങളെ ഈശ്വരാർച്ചനയായി ചെയ്യുക, അതാണ് കർമ്മയോഗം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, അങ്ങനെ മനുഷ്യൻ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ്. യത പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ. ധർമാസ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ വന്നാപ്നോതി കിൽബിഷം യതേവം അതഃ. ഓ, സർവ മനുഷ്യനും അവരുടെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ മോക്ഷത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതാണ് യഥയും അതുകൊണ്ട് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ ശ്രേയാൻ പ്രശസ്യതര സ്വധർമ്മ സ്വധർമ്മോ വിഗുണോപി ഇത്യഭിശബ്ദോ ദൃഷ്ടവ്യ വിഗുണ അപി. അപി എന്നുള്ളത് ശ്ലോകത്തിലില്ല എങ്കിലും ഭാഷ്യകാരം പറയുകയാണ് അവിടെ ആശയസ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ട് അപി എന്നുള്ള ഒരു ശബ്ദത്തെ അവിടെ അധ്യാഹരിക്കണം. അങ്ങനെ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം വ്യാഖ്യാതാക്കൾക്കുണ്ട്. ഒരിടത്ത് ഒരു ശബ്ദത്തെ അധ്യാഹരിച്ചു കഴിഞ്ഞാൽ, അതായത് പുറമേ നിന്ന് കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആശയത്തിന് കൂടുതൽ വ്യക്തത വരുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ശ്ലോകത്തിലില്ലാത്ത അഭിശബ്ദത്തെ കൂടി ചേർത്ത് അവിടെ അർത്ഥത്തെ കൂടുതൽ സ്പഷ്ടമാക്കുക എന്നാണ്. പരധർമ്മ സ്വനിഷ്ഠിത സു അനുഷ്ഠിത, അതാണ് സ്വനിഷ്ഠിത. സ്വധർമ്മ വിഗുണ അഭിശ്രേയാനെന്നും ഇതും പലതരത്തിലും വ്യാഖ്യാനിക്കുന്ന ഒരു ശ്ലോകമാണ്. സ്വധർമ്മം വിഗുണമാണെങ്കിലും അത് ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ഒന്ന് സ്വധർമ്മം, മറ്റൊന്ന് പരധർമ്മം. സ്വധർമ്മത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ വന്നു കഴിഞ്ഞാലും അത് അവനെ സംബന്ധിച്ച് ശ്രേഷ്ഠമാണ്, അത് അനുഷ്ഠിക്കണമെന്നാണ്. സ്വധർമ്മത്തിൽ എങ്ങനെയാണ് ന്യൂനത വരുന്നത്? നേരത്തെ പറഞ്ഞു, കർമ്മങ്ങൾ സ്വഭാവം കൊണ്ട് പ്രാപ്തമാകുന്നതാണ്. കർമ്മത്തിന്റെ പ്രാപ്തി ഒന്ന്, കർമ്മത്തിന്റെ അനുഷ്ഠാനം മറ്റൊന്ന്. കർമ്മത്തിന്റെ പ്രാപ്തി തീർച്ചയായും അത് അവന്റെ സ്വഭാവത്തിനനുസരിച്ചാണ് വന്നു ചേരുന്നത്. അവൻ ഓരോരുത്തരും വന്നു ചേരുന്നു. സ്വഭാവം എന്താണെന്ന് ഭാഷ്യകാരൻ പറഞ്ഞു, പൂർവ്വജന്മത്തിൽ ആർജിച്ച സംസ്കാരം ഈ ജന്മത്തിൽ ഫലം കൊടുക്കാൻ തുടങ്ങുന്നതാണ് സ്വഭാവം. അപ്പൊ സംസ്കാരമാണ് സ്വഭാവം, ആ സംസ്കാരമനുസരിച്ച് കർമ്മങ്ങൾ വന്നു ചേരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ ബ്രഹ്മക്ഷത്ര വൈശ്യ ശൂദ്ര കർമ്മങ്ങൾ അത് വന്നു ചേരും. അങ്ങനെ വന്നു ചേരുമ്പോൾ ഒരുവൻ നിശ്ചയിക്കുന്നു, എന്റെ പ്രകൃതി ഇതാണ്, എന്റെ പ്രകൃതിക്കനുസരിച്ച് ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ഇന്നതാണെന്ന് മനസ്സിലായാൽ ആ കർമ്മ അനുഷ്ഠാനത്തിൽ ആദ്യം പറഞ്ഞത് പ്രാപ്തിയെക്കുറിച്ചാണ്, രണ്ടാമത് പറയുന്നത് ആ കർമ്മത്തിന്റെ അനുഷ്ഠാനം. അനുഷ്ഠാനത്തിൽ വൈഗുണ്യം വരാം എന്ന് വെച്ചാൽ ന്യൂനതകൾ സംഭവിക്കാം എന്നാണ്. അതായത് ഒരു കർമ്മം തന്നിൽ പ്രാപ്തമായി എന്ന് വിചാരിച്ചാൽ കർമ്മം തനിക്ക് പൂർണ്ണമായി ആ കർമ്മത്തെ അതിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കാൻ കഴിയുമെന്നില്ല. കാരണം അനുഷ്ഠാനം മറ്റു പലതിനെയും ആശ്രയിച്ചാണ്. അത് ദേശകാലങ്ങളെ അപേക്ഷിക്കുന്നുണ്ട്, വ്യക്തിയുടെ ശേഷിയെ ആശ്രയിക്കുന്നുണ്ട്, വ്യക്തിയുടെ കരണങ്ങളെ ആശ്രയിക്കുന്നുണ്ട്, ഉപകരണങ്ങളെ ആശ്രയിക്കുന്നുണ്ട്, ചിത്തം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ഇതിന്റെയൊക്കെ ശേഷി, സാമർഥ്യം, വയസ്സ്, അവസ്ഥ, സ്ത്രീ പുരുഷ ഭേദം, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ കർമ്മ അനുഷ്ഠാനത്തെ സ്വാധീനിക്കുന്നുണ്ട്. കർമ്മത്തിന്റെ പ്രാപ്തി പോലെയല്ല, കർമ്മത്തിന്റെ പ്രാപ്തിയെ സംസ്കാരമാണ് സ്വാധീനിക്കുന്നതെങ്കിൽ കർമാനുഷ്ഠാനം അങ്ങനെയല്ല. ആ കർമാനുഷ്ഠാനത്തിന്റെ പൂർണ്ണതയും ന്യൂനതയും മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു കർമ്മം ഒരുവനിൽ അവന്റെ സ്വഭാവം കൊണ്ട് വന്നു ചേർന്നാലും അനുഷ്ഠാനത്തിൽ വ്യത്യാസങ്ങൾ വരാം. രണ്ടുപേര് ഒരേ കർമ്മത്തെ അനുഷ്ഠിക്കുമ്പോൾ രണ്ടും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. വ്യക്തികളുടെ ശേഷി അനുസരിച്ചെന്ന് നമുക്ക് പറയാം, ചുരുക്കത്തിൽ പറഞ്ഞു. ആ ശേഷി അനുസരിച്ച് കർമ്മങ്ങളിൽ വ്യത്യാസം വരാം. അപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യും, ഈ കർമ്മം തന്നെ അവൻ എന്നെക്കാളും ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതാം. ഉദാഹരണം പറഞ്ഞാൽ രണ്ട് കുട്ടികൾ പഠിക്കുന്നു, അധ്യയനം എന്ന് പറയുന്നവരുടെ കർമ്മമാണ്. പക്ഷെ ഒരു കുട്ടിയേക്കാൾ മറ്റു കുട്ടി നന്നായി പഠിക്കുന്നു, ഒരു മറ്റൊരു കുട്ടി മോശമായി പഠിക്കുന്നു. എന്തുകൊണ്ട്? ആ കർമ്മ അനുഷ്ഠാനത്തിൽ വ്യത്യാസം വരുന്നു. പക്ഷെ രണ്ടുപേരിലും ഒരുപോലെ പ്രാപ്തമായ അധ്യയനം. ഏത് കർമ്മം കൊടുത്താലും ശരി, സേവയോ യുദ്ധമോ കൃഷിയോ ഗോരക്ഷയോ വാണിജ്യമോ, ഇവിടെ പറഞ്ഞ ഏത് കർമ്മം കൊടുത്താലും കർമ്മങ്ങൾ പല വ്യക്തികളിലും ഒരേപോലെ പ്രാപ്തമായാലും അനുഷ്ഠാനത്തിൽ വ്യത്യാസം വരുന്നു. അതിൽ ന്യൂനത വരുന്നു, ചിലപ്പോൾ ശ്രേഷ്ഠത വരുന്നു. അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ പരസ്പരം താരതമ്യം ചെയ്തിട്ട്, എനിക്ക് രണ്ട് കുട്ടികൾ പഠിക്കുന്നു, ഒരുവൻ പറയുന്നു എനിക്കെന്താണ്, എനിക്ക് അവനെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല, അങ്ങനെ കരുതാൻ പാടില്ല, അതാണ് അത് ഉപേക്ഷിക്കരുതെന്ന് പറയുന്നത്. സ്വധർമ്മത്തിൽ വൈകുണ്യം വന്നു കഴിഞ്ഞാലും അതിനെ ത്യജിക്കരുത്, അതാണ് ഇവിടെ പറയുന്നത്. അത് അനുഷ്ഠിച്ച് തന്നെ തീരണം. കാരണം എന്തുകൊണ്ട്? വ്യക്തികളുടെ കഴിവെന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കൃഷി ഗോരക്ഷ വാണിജ്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഒരുപോലെ സേവനം ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ പേരിൽ മറ്റൊരാളുമായി നമ്മൾ താരതമ്യപ്പെടുത്തിയിട്ട് അതെനിക്ക് അതുപോലെ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല. ഒരു കർമ്മത്തെ സംബന്ധിച്ചും ഞാനത് ചെയ്യുന്നില്ല എന്ന് വയ്ക്കാൻ പാടില്ല എന്നാണ്. ആ കർമ്മത്തിന്റെ അനുഷ്ഠാനത്തിൽ എന്തെല്ലാം ന്യൂനതകളുണ്ടെങ്കിലും ആ ന്യൂനതകളെ മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട് അത് ചെയ്തു തന്നെ തീരണം. ഇവിടെ നിർബന്ധമായിട്ട് ആവശ്യപ്പെടുകയാണ്. കാരണം കർമ്മത്തിൽ നിന്ന് ഒരാൾക്കും മോചനമില്ല. അത് വന്നു ചേർന്നാണെങ്കിൽ, അല്ലെങ്കിൽ വന്നു ചേരാത്തതായിരിക്കണം. കർമ്മം വന്നു ചേർന്നോ അത് നിനക്ക് മാറ്റിവെക്കാൻ അവകാശമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അതിനുള്ള അധികാരം നിനക്കില്ല. കാരണം അത് പ്രകൃതി നിന്നിൽ കൊണ്ടുവന്നതാണ്, പ്രകൃതി നിനക്ക് തന്ന സമ്മാനമാണ്, അതിനെ നീയായിട്ട് എങ്ങനെ മാറ്റിവെക്കാൻ പറ്റും? അങ്ങനെ മാറ്റിവെക്കുന്നതിനാണ് ഇവിടെ പറയുന്നത് പരധർമ്മം. അതിന് ശരിയായ വ്യാഖ്യാനമാണ് ഞാനിപ്പോൾ പറയുന്നത്, തെറ്റായ വ്യാഖ്യാനം രണ്ടാമത് പറയാം. അതിനാണ് പരധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ സ്വധർമ്മം എന്ന് പറയുന്നത് എന്താണോ, തന്റെ പ്രകൃതിക്കനുസരിച്ച് തന്നിൽ വന്നു ചേരുന്ന കർമ്മമാണ് സ്വധർമ്മം. പരധർമ്മം എന്ന് പറയുന്നതോ ആ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു, അതാണ്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? അതിന് ആദ്യം ഓർക്കണം, ഒന്നാം അധ്യായത്തിന്റെ ഭാഷ്യത്തിൽ അത് പറഞ്ഞു. ഒന്നാം അധ്യായത്തിന്റെ ഭാഷ്യത്തിൽ, രണ്ടാം അധ്യായത്തിന്റെ ഭാഷ്യത്തിൽ, തുടക്കത്തിൽ ഭാഷ്യത്തിൽ പറഞ്ഞു. എന്താണോ സ്വധർമ്മ പരിത്യാഗത്തിലും പരധർമാനുഷ്ഠാനത്തിലും അർജുനൻ തയ്യാറായി ഭാഷ്യകാരൻ പറഞ്ഞു. അർജുനന്റെ സ്വധർമ്മത്യാഗം എന്ന് പറയുന്നത് എന്തായിരുന്നു അവിടെ? യുദ്ധത്യാഗം. പരധർമ്മ സ്വീകരണം എന്ന് പറയുന്നത് എന്താണ് അവിടെ? ഭിക്ഷാടനാദികം. അതിനും തുറന്നു പറയുകയും ചെയ്തു, എനിക്ക് സ്വധർമ്മ അനുഷ്ഠാനത്തിൽ താല്പര്യമില്ല, എനിക്ക് പരധർമ്മമാണ് ഇഷ്ടം. ഭിക്ഷാടനം ഒരു ധർമ്മമാണ്, കർമ്മത്യാഗം എന്ന് പറയുന്നതും ധർമ്മമാണ് ഗീതയിൽ. ഭാഷ്യകാരനും അത് അംഗീകരിക്കുന്നുണ്ട്. എന്താണ്? രണ്ട് തരത്തിലാണ് ധർമ്മം, തുടക്കം ഓർമ്മ വേണ്ടോന്നറിയത്തില്ല. അത് പ്രവൃത്തി രൂപവും നിവൃത്തി രൂപവുമാണ്. പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മത്തെ പ്രജാപതികൾക്ക് ഉപേക്ഷിച്ചു, നിവൃത്തി രൂപത്തിലുള്ള ധർമ്മത്തെ സനകാദികൾക്ക് ഉപേക്ഷിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഗീതയിൽ രണ്ടു തരത്തിലുള്ള ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മം, മറ്റൊന്ന് നിവൃത്തി രൂപത്തിലുള്ള ധർമ്മം. അർജുനനെ സംബന്ധിച്ചിടത്തോളം ഭാഷ്യകാരൻ തന്നെ പറയുന്ന എന്താണോ, അർജുനൻ സ്വധർമ്മത്തെ പരിത്യജിക്കുന്നതിനും പരധർമ്മം ഭിക്ഷാജീവനാധികം കർത്തും പ്രവവ്രത, ഭാഷ്യത്തിൽ ആദ്യം പറഞ്ഞു. പരധർമ്മമായ ഭിക്ഷാജീവനാധികം സ്വീകരിക്കുന്നതിന് ഒരുമ്പെട്ടു എന്ന് ആദ്യം പറയുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പരധർമ്മം. ഭാഷ്യക്കാരനും അങ്ങനെ വ്യാഖ്യാനിച്ചു. ഭാഷ്യക്കാരൻ മാത്രമല്ല, ഇനി ഇവിടെ മറ്റ് വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിക്കുന്നുണ്ട്. അദ്വൈതികളായ മറ്റാചാര്യന്മാരും ഇവിടെ പരധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്വധർമ്മോ യുദ്ധമേവ കർത്തവ്യം എന്നതു ഭിക്ഷാടനാദി എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വധർമ്മമായ യുദ്ധം തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ പരധർമ്മമായ ഭിക്ഷാടനാദികളല്ല. ഇതെന്തുകൊണ്ട് ഇവിടെ ഉറപ്പിച്ച് വീണ്ടും പറയുന്നു? കാരണം ആദ്യം അർജുനൻ ഇതാണ് ആവശ്യപ്പെട്ടത്, എനിക്ക് സന്യസിക്കണം. അർജുനനെ സംബന്ധിച്ച് അത് പരധർമ്മമാണ്. അതായത് ഇവിടെ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? സർവജീവന്മാർക്കും കർമ്മം പ്രാപ്തമാകുന്നത് അവന്റെ സ്വഭാവമനുസരിച്ചാണ്. സ്വന്തം പ്രകൃതിക്കനുസരിച്ച് പ്രാപ്തമാകുന്ന കർമ്മങ്ങളാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പരധർമ്മം എന്ന് പറയാൻ ഒന്നേ ഉള്ളൂ, എന്താണ്? ആ കർമ്മത്തെ ഉപേക്ഷിക്കൽ, അതാണ് പരധർമ്മം. അത് ഞാൻ കണ്ടുപിടിച്ച അർത്ഥമല്ല, ഭാഷകാരൻ മുമ്പ് പറഞ്ഞത് ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നു. എല്ലാവരും അങ്ങനെ പറയുന്നില്ല. ആ കർമ്മത്യാഗം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു ധർമ്മമായി, പരധർമ്മമായി. തനിക്ക് ചേർന്ന കർമ്മിക്ക് ചേർന്ന ധർമ്മമല്ല അത്. കർമ്മം അനുഷ്ഠിക്കാൻ കടപ്പെട്ടവന് ചേർന്ന ധർമ്മമല്ലാത്തതാണ് പരധർമ്മം. ഈ സന്ദർഭത്തിൽ പറയുന്ന മുഴുവൻ എന്താണ്? സ്വധർമ്മത്തെക്കുറിച്ചാണ്, പ്രകൃതിക്കനുസരിച്ച് വന്നുചേരുന്ന കർമ്മത്തെക്കുറിച്ചാണ്. അതിൽ ന്യൂനതകൾ ഉണ്ടായാലും അതനുഷ്ഠിച്ചു തന്നെ തീരണം. പരധർമ്മത്തെ അസ്വനിഷ്ഠിത, അർജുനൻ എന്താണ് പറഞ്ഞത്? ഞാൻ ഭിക്ഷാടനം ചെയ്യാം. കർമ്മത്യാഗം നല്ല രീതിയിൽ അനുഷ്ഠിച്ചാലും ശരി, അർജുനനും അത് ചെയ്യാൻ പറ്റും, പ്രയാസമൊന്നുമില്ല. വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയല്ല. നേരെ യുദ്ധസ്ഥലത്ത് നിന്ന് നേരെ പോവുക, അമ്പും പിന്നുമെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക, ആശ്രമത്തിൽ പോവുക, സ്വാമിയെടുത്ത് സന്യാസം ആവശ്യപ്പെടുക, സ്വാമി സന്യാസം കൊടുക്കുക, അവിടെ നേരെ ദണ്ഡും കമണ്ഡലും ഒക്കെ ആയിട്ട് ഭിക്ഷ എടുക്കുക, നല്ലവണ്ണം ചെയ്യാൻ പറ്റും. വസ്തു അനുഷ്ഠിത, നല്ലവണ്ണം അനുഷ്ഠിച്ചാൽ ആ പരധർമ്മം അത് ശരിയല്ല. എന്തുകൊണ്ട് അത് ശരിയല്ല? അതാണ് അടുത്ത് പറയുന്നു. എന്തുകൊണ്ട് പരധർമ്മമായിക്കൂടാ? ഈ പറയുന്ന ബ്രഹ്മക്ഷത്ര വൈശ്യ ശൂദ്ര കർമ്മങ്ങളിലെല്ലാം പരധർമ്മവും പ്രാപ്തമാണ്, അതുവഴി കർമ്മത്യാഗവും പ്രാപ്തമാണ്. ആദ്യമേ പറഞ്ഞു, ഇതേ പറയുന്ന എല്ലാ സിദ്ധാന്തങ്ങളുടെയും പൂർവപക്ഷമാണ് ഒന്നാം അധ്യായം. അവിടെ അർജുനൻ ഉന്നയിച്ച ഓരോ പ്രശ്നങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് സമാധാനം പറയുന്നത്. അർജുനൻ പരധർമ്മത്തിൽ പ്രവൃത്തനായി എന്ന് ഭാഷ്യകാരനും പറയും. അവിടെ ഈ പരധർമ്മം എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. ആ പരധർമ്മം നീ എത്ര നല്ലവണ്ണം ചെയ്താലും ശരി, അതായത് അർജുനൻ നീ എത്ര നല്ല സന്യാസിയായാലും ശരി, നിന്റെ സ്വധർമ്മാനുഷ്ഠാനം പോലെ അത് ശരിയാകത്തില്ല. എന്തുകൊണ്ട്? അത് മുക്തിക്ക് ഉപകരിക്കത്തില്ല എന്ന്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടത് ശരിയാകത്തില്ല എന്ന് പറയുന്നു? കാരണം ഇവിടെ സ്വധർമാനുഷ്ഠാനം വേണമെന്നും പരധർമ്മം പാടില്ല എന്നും പറയുന്നത് എന്തുകൊണ്ട്? ആ സ്വധർമാനുഷ്ഠാനം മുക്തിക്ക് വേണ്ടി, മുക്തിക്ക് ഉപകരിക്കുമെന്നുള്ളതുകൊണ്ടാണ്. അർജുനൻ ഇനി എത്ര നല്ല സന്യാസിയായാലും ശരി, എന്നുവെച്ചാൽ എത്ര നല്ല സന്യാസിയാകാൻ ശ്രമിച്ചാലും ശരി, അത് മുക്തിക്ക് ഉപകരിക്കത്തില്ല എന്നർത്ഥം. അടുത്ത് വീണ്ടും അത് പറയും. കാരണം അത് നിനക്ക് കഴിയത്തില്ല, ഒരുപക്ഷെ കുറച്ച് സമയത്തേക്ക് അത് കഴിഞ്ഞെന്നിരിക്കും, എന്നൊക്കെയും അത് കഴിയത്തില്ല. പ്രകൃതി നിന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. എന്നുവെച്ചാൽ ആ പരധർമാനുഷ്ഠാനത്തിൽ തന്നെ വീണ്ടും കർമ്മത്തിലേക്ക് പോകും. ആ പരധർമ്മത്തെ തന്നെ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റാതിരിക്കില്ല, കഴിയത്തില്ല. അതുകൊണ്ട് സ്വനിഷ്ഠിതമായ പരധർമ്മം, നല്ലവണ്ണം ചെയ്യുന്ന കർമ്മത്യാഗം, ആരുടെ? കർമ്മാധികാരിയുടെ. ആ കർമ്മത്യാഗത്തെക്കാൾ നല്ലതാണ് എന്താണ്? ആ കർമ്മം തന്നെ ചെയ്യുക. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ചെയ്യേണ്ട കർമ്മത്തെ ഞാൻ ചെയ്യുന്നില്ല എന്ന് കരുതിയിരിക്കുന്നു. സന്യാസിയാണ്, എനിക്ക് കർമ്മമില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് സന്യാസമാകത്തില്ല എന്നാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. മറിച്ച് നീ കർമ്മം ചെയ്യേണ്ടവനാണെങ്കിൽ ആ കർമ്മം ചെയ്യുക, അത് തന്നെയാണ് സന്യാസം. കർമ്മത്തെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു സന്യാസമല്ല, കർമ്മം ചെയ്തുകൊണ്ടുള്ള സന്യാസമാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? പറയുന്നു, സ്വഭാവ നിയതം കർമ്മ. കർമ്മം എന്ന് പറയുന്നത് എന്താണ്? സ്വഭാവ നിയതമാണ്, സ്വഭാവം കൊണ്ട് നിയമിക്കപ്പെടുന്നതാണ്, നിശ്ചയിക്കപ്പെടുന്നതാണ് ഒരുവന്റെ കർമ്മം എന്ന് പറയുന്നത്. ഇത് നമ്മൾ അടിവരയിട്ട് ഓർമ്മിച്ചു വെക്കേണ്ട കാര്യമാണ്. സ്വഭാവ നിയതം കർമ്മ, അത് ജാതി കൊണ്ടോ വർണ്ണം കൊണ്ടോ ഒന്നും പ്രാപ്തമാവുന്നതല്ല, സ്വഭാവ നിയതമാണ്, സ്വഭാവം നിശ്ചയിക്കുന്നതാണ്, സ്വഭാവം നിയമനം ചെയ്യുന്നതാണ്, നീ ഇന്നത് ചെയ്യണം എന്നുള്ളത്. അത് ജന്മം നിശ്ചയിക്കുന്നതല്ല. അങ്ങനെ സ്വഭാവം കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ആ കർമ്മം നിനക്ക് അനുഷ്ഠിക്കുന്നതിൽ പോരായ്മകളുണ്ടെങ്കിൽ ശരി, നീ അത് അനുഷ്ഠിച്ചു തന്നെ തീരും. കർമ്മത്തിൽ അപൂർണത വന്നാലും ശരി, അത് മഹാഭാരതത്തിൽ വേറെ സ്ഥലങ്ങളിൽ പറയുന്നതാണ്. ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ആ കർമ്മത്തിന്റെ പൂർണത എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? മുഖ്യമായിട്ട് ആ കർമാനുഷ്ഠാനത്തിലുള്ള വൈദഗ്ധ്യത്തെ ആശ്രയിച്ചിട്ടല്ല. കർമാനുഷ്ഠാനത്തിലുള്ള വൈദഗ്ധ്യം നല്ലത് തന്നെ, മറിച്ച് കർമ്മത്തിന്റെ പിന്നിലുള്ള ഭാവത്തെ ആശ്രയിച്ചിട്ടാണ്. ഒരു കർമ്മം തന്നെ അതനുഷ്ഠിക്കുമ്പോൾ അതിൽ പോരായ്മകൾ സംഭവിച്ചു പോയാൽ, അവശ്യം ഭാവിയായി അതിൽ പോരായ്മകൾ സംഭവിച്ചു പോയാൽ, എന്നുവെച്ചാൽ ആ വ്യക്തിയുടെ കഴിവിന്റെ പരിമിതികൾ കൊണ്ട് ആ കർമ്മത്തിൽ പോരായ്മകൾ സംഭവിച്ചു പോയാൽ, മനഃപൂർവ്വം വരുന്ന കാര്യമല്ല പറയുന്നത്, ആ കർമ്മത്തിന്റെ പിന്നിലുള്ള ഭാവം ശരിയാണെങ്കിൽ ആ കർമ്മം പൂർണ്ണമായ ഫലത്തെ കൊടുക്കുന്നു എന്നാണ്. എന്നാണ് പറയുന്നത്, ഭാവമാണ് ഫലത്തെ നിശ്ചയിക്കുന്നത്. ഇവിടെ കർമ്മത്തിന്റെ ഫലമായി പറയുന്നത് എന്താണ്? സിദ്ധി മോക്ഷമാണ്. അതുകൊണ്ടാണിത് ഉറപ്പിച്ചു പറയുന്നത്. കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് മോക്ഷമാണ്. ആ മോക്ഷത്തിന് ആ കർമ്മം എങ്ങനെയാണ് ഉപകരിക്കുന്നത്? അത് ആ കർമ്മത്തിന്റെ വൈദഗ്ധ്യത്തെ നോക്കിയിട്ടല്ല. വൈദഗ്ധ്യം വേണ്ടെന്നല്ല പറയുന്നു, കർമ്മത്തിന്റെ ലൗകികമായ കുശലത സാമർഥ്യം അതിനെ കണക്കിലെടുത്തിട്ടില്ല, മറിച്ച് ആ കർമ്മത്തിന്റെ പിന്നിലുള്ള ഭാവത്തെ നോക്കിയിട്ടാണ്. ഇവിടെ കർമ്മത്തിന്റെ പിന്നിലുള്ള ഭാവം എന്താണോ? ഈശ്വരബോധം. അതാണ് പറഞ്ഞത് തം അഭ്യർത്ഥ്യ. അപ്പൊ ഈശ്വരഭാവമാണ് കർമ്മത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ ഭാവം. അപ്പൊ ഈശ്വരാർപ്പണമായ കർമ്മം ചെയ്യുക, ഈശ്വരബോധം കർമ്മത്തിന്റെ പിന്നിൽ ശരിയായിട്ടുണ്ടെങ്കിൽ പറയുന്നു, ആ കർമ്മത്തിന്റെ ന്യൂനതയെക്കുറിച്ച് ചിന്തിച്ച് നീ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, അതിന്റെ വൈകുണ്യങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യമില്ല, ആ കർമ്മം തന്നെ അനുഷ്ഠിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം കർമ്മത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്ന ന്യൂനതകളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ഇത് വ്യക്തിയുടെ സാമർഥ്യത്തെ അപേക്ഷിച്ച് വരുന്ന കർമ്മത്തിന്റെ ശ്രേഷ്ഠതയും ന്യൂനതയും കുറിച്ചാണ് പറയുന്നത്. കാരണം എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ സാമർഥ്യം കാണത്തില്ല ഒരു കർമ്മത്തെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഭാവത്തിനാണ് പ്രാധാന്യം. അപ്പൊ ആ ഭാവത്തിനനുസരിച്ച്, ഭാവം എന്ന് പറയുന്നതും മറ്റൊന്നുമല്ല, അവിടെ ഈശ്വരഭാവമാണ്, ഈശ്വരബോധമാണ്, ഈശ്വരാർപ്പിതമായ ചേതസ്സാണ്. അത്തരം ഒരു മനസ്സോടുകൂടി ഒരുവൻ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്യുന്നവൻ കുറുവൻ കിൽബിഷം ന ആപ്നോതി, അവൻ പാപത്തെ പ്രാപിക്കുന്നില്ല. അത് പ്രതീക്ഷിച്ചെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം കർമ്മത്തിന്, പ്രത്യേകിച്ചും വൈദിക കർമ്മങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലത്താണ് ഈ ഉപദേശങ്ങളെല്ലാം. അത്തരൊരു പശ്ചാത്തലത്തിലാണ് ഉപദേശിക്കുന്നത്. കർമ്മങ്ങളെ സംബന്ധിച്ച് ഒരു നിയമമുണ്ട്. എന്താണ് കർമ്മത്തിൽ എന്തെങ്കിലും മീമാംസകരുടെ നിയമമാണ്, എന്തെങ്കിലും വൈഗുണ്യം, അതാണ് ഇവിടെ വിഗുണത എന്ന് പറയുന്നത്, സംഭവിച്ചു കഴിഞ്ഞാൽ ആ കർമ്മത്തിൽ നിന്ന് വിപരീത ഫലമുണ്ടാവും, പാപമുണ്ടാവും, ദുരദൃഷ്ടമുണ്ടാവും, ദോഷങ്ങളുണ്ടാവും. അതുകൊണ്ട് കർമ്മം ചെയ്യുന്നവന്റെ താല്പര്യം എന്താണ്? സ്വർഗം. അതുമാത്രമാണെങ്കിൽ ആ കർമ്മത്തിന് നിർദ്ദേശിച്ചിരിക്കുന്ന ഫലങ്ങൾ, ആ ഫലം പൂർണ്ണമായും കിട്ടണമെങ്കിൽ കർമ്മത്തിൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം. കർമ്മത്തിന്റെ വിധിയിൽ യാതൊരു ലംഘനവും സംഭവിക്കാതെ ചെയ്യണം. അക്ഷരം പ്രതി അനുഷ്ഠിക്കണമെന്നർത്ഥം കർമ്മത്തിൽ. എന്തെങ്കിലും മന്ത്രത്തിൽ ന്യൂനത വന്നാലോ, ദ്രവ്യത്തിൽ ന്യൂനത വന്നാലോ, ഏതെങ്കിലും തരത്തിൽ നൂതനതകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കൽബിഷം പാപം സംഭവിക്കും, ദുരദൃഷ്ടം ഉണ്ടാവും, അതിൽ നിന്ന് പാപഫലങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കർമ്മത്തിൽ ഒരു തരത്തിലും ദോഷം വരരുതെന്നാണ്. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല, അതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അത്തരം ധാരണകളെ കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൽ ശ്രദ്ധ വേണ്ടെന്നല്ല, പക്ഷെ കർമ്മം ചെയ്യുന്നവന്റെ ശ്രദ്ധ എവിടെയായിരിക്കണം? ഈശ്വരനിലായിരിക്കണം. എന്തുകൊണ്ട്? ഏന സർവമിതം തതം, സർവവും ഈശ്വരനാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈശ്വര ചിന്തയോടുകൂടി കർമ്മം ചെയ്യുക, അതാണ് മുഖ്യം. രണ്ടാമതേ വരുന്നുള്ളൂ കർമ്മത്തിന്റെ ദോഷപരിഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വഭാവനീതമായിരിക്കുന്ന ആ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ എന്തെങ്കിലും അവശ്യംഭാവിയായ ന്യൂനതകൾ വന്നാലും അവന്റെ ഭാവം ശരിയാണെങ്കിൽ, അത് ഈശ്വര അർച്ചനയോടുകൂടിയാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അതിൽ അവന് പാപം ഉണ്ടാകുന്നില്ല. കുറുവൻ നാപ്പനോതി കുൽവിഷം. അതുകൊണ്ട് നിന്നെ സംബന്ധിച്ച് അർജുനോട് പറയുന്നു, കർമ്മത്യാഗമല്ല മുഖ്യം, അത് നിന്നെ സംബന്ധിച്ച് പരധർമ്മമാണ്. മറിച്ച് നിന്നെ സംബന്ധിച്ച് എന്താണ്? കർമാനുഷ്ഠാനമാണ് മുഖ്യം. അതുകൊണ്ട് അത് ചെയ്യുക. അല്ലാതെ നിന്നെ സംബന്ധിച്ച് പരധർമ്മമായിരിക്കുന്ന ഭിക്ഷാടനാധികം അത് നല്ലവണ്ണം അനുഷ്ഠിച്ച് മോക്ഷം നേടാമെന്ന് നീ വിചാരിക്കണ്ട. അതുകൊണ്ട് നിനക്ക് മോക്ഷം കിട്ടത്തില്ല. എന്തുകൊണ്ട്? കർമ്മം സ്വഭാവനീതമാണ്. നിന്റെ സ്വഭാവം, നിന്റെ പ്രകൃതി നിനക്ക് തന്നതാണ് ഈ കർമ്മം. അത് നീ ചെയ്തേ പറ്റൂ, അതിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അതിൽ നിന്ന് ഒഴിയണമെങ്കിൽ എന്ത് വേണം? കർമ്മം ചെയ്ത് തന്നെ ഒഴിയണം. കർമാനുഷ്ഠാനത്തിലൂടെ തന്നെ കർമ്മത്തെ നീ ഒഴിവാക്കണം, അല്ലാതെ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ടല്ല. അത്തരത്തിലുള്ള കർമ്മത്യാഗത്തെ നിഷേധിക്കുന്നു. അതിനാണ് ഇവിടെ പരധർമ്മം എന്ന് പറഞ്ഞത്. ഇതാണ് എന്റെ ശരിയായ വ്യാഖ്യാനം. ഇനി തെറ്റുപഠിപ്പിക്കാം. എന്താണ് പറയുന്നത്? ശ്രേയാൻ സ്വധർമ്മോ വിഗുണ. സ്വധർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ള കർമ്മം, ക്ഷത്രിയന് പറഞ്ഞിട്ടുള്ള കർമ്മം, ശൂദ്രന് പറഞ്ഞിട്ടുള്ള കർമ്മം, വൈശ്യന് പറഞ്ഞിട്ടുള്ള കർമ്മം, ഇതാണ് സ്വധർമ്മം. ഈ സ്വധർമ്മം ചെയ്യുമ്പോൾ അതിൽ എന്തെല്ലാം പോരായ്മകൾ വന്നാലും കുഴപ്പമില്ല, നീ അത് തന്നെ ചെയ്യണം. അപ്പോൾ പരധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ക്ഷത്രിയന്റെ കർമ്മം പരധർമ്മമാണ്, വൈശ്യന്റെ കർമ്മം പരധർമ്മമാണ്, ശൂദ്രന്റെ കർമ്മം പരധർമ്മമാണ്. അത് ചെയ്യരുത്. അത് നല്ലവണ്ണം ചെയ്യാൻ കഴിഞ്ഞാലും അത് ശരിയല്ല. അതുകൊണ്ട് ഓരോ ജാതിക്കും പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളെ അവർ ചെയ്യാവൂ, മറ്റു കർമ്മങ്ങൾ ചെയ്യരുത്. അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയല്ല. ഇവിടെ എന്തുകൊണ്ട് പരധർമ്മം എന്ന് പറയുന്നുണ്ട്? ഇവിടെ ഈ സന്ദർഭത്തിൽ സ്വഭാവതീതമായ കർമ്മത്തിന്റെ ത്യാഗമാണ് പരധർമ്മം. അത് ഭാഷ്യകാരനും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. തുടക്കത്തിൽ ഇവിടേക്ക് അത് അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെയൊന്നും പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. എന്നാൽ തുടക്കത്തിൽ അത് അംഗീകരിച്ചു. അർജുനനെ സംബന്ധിച്ച് പരധർമ്മം ഭിക്ഷാജീവനമാണ്. ഗീതയിലെ കർമ്മ സിദ്ധാന്തമനുസരിച്ച് ഓരോ വ്യക്തിക്കും സ്വധർമ്മമായി വരുന്നത് അവന്റെ സ്വഭാവനീതമായ കർമ്മം, ഓരോ വ്യക്തിക്കും പരധർമ്മമായി വരുന്നത് കർമ്മത്യാഗം. രണ്ടു കാര്യങ്ങൾ ഇവിടെയുള്ളൂ. പരധർമ്മോ ഭയാവഹ, മുമ്പൊരു സ്ഥലത്ത് വന്നു പരധർമ്മം ഭയാവഹമാണ്. അവിടെയും ഭാഷകാരൻ വ്യാഖ്യാനിച്ചു. പരധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കർമ്മത്യാഗം എന്നതിനെ വ്യാഖ്യാനിച്ചു. അല്ലാതെ മറിച്ച് ഇതിന് ജാതിയുടെ അടിസ്ഥാനത്തിലോ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലോ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഗീതയുടെ ആശയമാകത്തില്ല. ഇങ്ങനെ വരുന്നുണ്ട്. എന്ത് വരുന്നു? ഒരു വ്യക്തിയിൽ സ്വഭാവനീയതമായിട്ട് ഏത് കർമ്മവും വരാം, ഇന്ന കർമ്മം വരാൻ പാടുള്ളൂ എന്നില്ല. അർജുനെ സംബന്ധിച്ചും അങ്ങനെ. അർജുനൻ തന്നെ എന്താണ്? ഉപനയനം ചെയ്തു, വേദാധ്യയനം ചെയ്തു. അതെന്താണ്? ബ്രഹ്മകർമ്മമാണ്, ബ്രാഹ്മണ കർമ്മമാണത്. ജ്ഞാനമാർജിച്ചു. അപ്പൊ ജ്ഞാനം, വേദാധ്യയനം ചെയ്ത് ജ്ഞാനമാർജിക്കുമ്പോൾ അത് ബ്രാഹ്മണ കർമ്മമാണ്. അതേസമയം യുദ്ധം ശീലിച്ചു ചെയ്യുന്നു. ക്ഷത്രകർമ്മമാണ് ഓരോ സമയത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, അവസ്ഥ, കാലം, ദേശം ഇതെല്ലാം അനുസരിച്ച് ഒരു വ്യക്തിയിൽ തന്നെ ഈ കർമ്മങ്ങളെല്ലാം പ്രാപ്തമാകുന്നു പല സന്ദർഭങ്ങളിലായിട്ട്. അങ്ങനെ പ്രാപ്തമാകുമ്പോൾ ആ പ്രാപ്തമാകുന്ന കർമ്മത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ അത് പരധർമ്മമായി. അപ്പൊ സർവ കർമ്മികളെ സംബന്ധിച്ചും കർമ്മയോഗികളെ സംബന്ധിച്ചും പരധർമ്മം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ ഇവിടെ. എന്താണ് കർമ്മത്യാഗം? അതാണ് പരധർമ്മോ ഭയാവഹ എന്ന് പറഞ്ഞത്. അവിടെ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളത് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. അവിടെയും കർമ്മത്യാഗത്തെയാണ് പരധർമ്മം എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ വരുമ്പം പരധർമ്മത്തിന് വേറൊരർത്ഥം പറയാൻ ഒക്കത്തില്ല. പക്ഷെ അങ്ങനെ പലരും പറയുന്നുണ്ട്, ഒരു ജാതിയുടെ കർമ്മവും വേറെ ജാതിക്ക് പരധർമ്മമാണ്. അങ്ങനെ ഇത് ജാതിക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതിയും ഇവിടെ പറയുന്ന ഈ കർമ്മങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇത് വ്യക്തിയാണ്, വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് പ്രാപ്തമാകുന്ന കർമ്മവും പരധർമ്മവും. സ്വഭാവം കൊണ്ട് പ്രാപ്തമാകുന്ന കർമ്മങ്ങളെല്ലാം സ്വധർമ്മം, കർമ്മത്തിന്റെ ത്യാഗം പരധർമ്മമാണ്. അത് പിന്നെ സ്വനിഷ്ഠിത എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ആ കർമ്മത്തെ, കർമ്മത്യാഗം, കർമ്മത്തെ അനുഷ്ഠിക്കേണ്ട ഒരുവൻ കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസത്തെ അവൻ നല്ല രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ബാഹ്യമായി അതിനെ നല്ല രീതിയിൽ സ്വീകരിച്ചു കഴിഞ്ഞാലും ശരി, സന്യാസത്തെ നല്ല രീതിയിൽ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായ സമയത്ത് കുളിച്ച് കുറിയൊക്കെ കേട്ട്, കൃത്യമായ സമയത്ത് പാലും പഴമൊക്കെ കഴിച്ച്, മന്ത്രമൊക്കെ ജപിച്ച്, നല്ല കാവ്യൊക്കെ മുക്കിവിടുത്ത്, ജട വളർത്തി അല്ലെങ്കിൽ തല മുട്ടയടിച്ച് കൃത്യമായി അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് നല്ലവണ്ണം അനുഷ്ഠിക്കുക സന്യാസം. എത്ര നല്ലവണ്ണം അതനുഷ്ഠിച്ചാലും ശരി, അത് നിന്റെ സ്വധർമ്മം ആകത്തില്ല എന്നാണ് പറയുന്നത്. അത് ഇവിടെ മറ്റ് ഇവിടുത്തെ ഭാഷയത്തിൽ അത് വ്യക്തമായി അത് ഇവിടെ പറയുന്നുണ്ടെങ്കിലും മറ്റു ഭാഗങ്ങളിൽ പരധർമ്മം എന്ന് പറയുന്നതുകൊണ്ട് സന്യാസം എന്ന് വ്യാഖ്യാനിക്കുകയും ഇവിടെ തന്നെ മറ്റു വ്യാഖ്യാതാക്കൾ പരധർമ്മം എന്നുള്ളതുകൊണ്ട് സന്യാസം എന്നെടുക്കുകയും ചെയ്തിരിക്കുന്നതുകൊണ്ടും അതാണ് ശരിയായിട്ടുള്ള അർത്ഥം. ഇവിടെ അർജുനനെ സംബന്ധിച്ച് ഇവിടെ പ്രാപ്തമാകുന്നു അത് തന്നെ. അർജുനനെ സംബന്ധിച്ച് ഇവിടെ അർജുനൻ എന്താണ്? ഇപ്പൊ യുദ്ധം കളഞ്ഞിട്ട് കൃഷി ചെയ്യാൻ പോകുന്നില്ല, ലോകസേവനത്തിന് ഇറങ്ങുന്നില്ല, ശമദമാദികൾ ശീലിക്കാൻ പോകുന്നില്ല. അർജുനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഞാൻ ഭിക്ഷയെടുക്കാൻ പോവുകയാണ്, ഇതിലും ശ്രേഷ്ഠം അതാണ്. ഭിക്ഷ എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്ന എന്താണ്? കർമ്മത്യാഗം. ആ കർമ്മത്യാഗമാണ് പരധർമ്മം. അത് നീ കർമ്മത്യാഗം നല്ലവണ്ണം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കർമ്മം ചെയ്യാതിരിക്കുക. ഒരു കർമ്മം ചെയ്യാൻ എന്ത് ചെയ്യും? കിടന്നുറങ്ങും. അല്ല എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾക്ക് സന്യസിച്ചിട്ട് എന്താ ചെയ്യുന്നു? കിട്ടുന്ന സമയം മുഴുവൻ ഉറങ്ങും. അല്ല വേറെന്താ ചെയ്യുന്നു? അല്ലെങ്കിൽ കർമ്മം തന്നെ ചെയ്യണം, സ്വഭാവം കൊണ്ട് പ്രാപ്തമായ കർമ്മം തന്നെ ചെയ്യണം. അപ്പൊ ഇവിടെ ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് എന്താ ചെയ്യുന്നത്? മനുഷ്യനെ അവന്റെ കർമ്മത്തിൽ ഉറപ്പിക്കുക ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഗീതയുടെ മുഖ്യമായ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണോ? മനുഷ്യനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. കർമ്മത്യാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭങ്ങൾ ഇല്ലാതെയില്ല. അതുകൊണ്ട് എങ്കിലും അത്തരത്തിലുള്ള ഒരു കർമ്മത്യാഗത്തിന് അധികാരികൾ വിരളമായതുകൊണ്ട് ആ കർമ്മത്യാഗത്തെ ഒരു ആദർശമായിട്ട് ഗീതയിലെടുത്ത് കാണിക്കുന്നില്ല. കാണിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ തെറ്റിദ്ധരിച്ച് എല്ലാവരും കർമ്മത്യാഗത്തിന് പറയൂ, എന്നുവെച്ചാൽ അർഹതയില്ലാത്തവരെല്ലാം അതിൽ ചെന്ന് ചാടും. അതുകൊണ്ട് അത് വരാൻ പാടില്ല. മനുഷ്യൻ ഭൂരിപക്ഷവും അർഹനായിരിക്കുന്ന എന്താണ്? അവന്റെ കർമ്മത്തിൽ തന്നെയാണ്. എന്തുകൊണ്ട്? അത് സ്വഭാവനിയതമാണ്. നിയതസ്യതു സന്യാസ കർമ്മണോ അനുപപദ്യതേ. നേരത്തെ പറഞ്ഞു, മോഹാത്തസ്യ പരിത്യാഗ താമസ പരികീർത്തിത. അതും ഇതുമെല്ലാം പഴയ കാര്യങ്ങളെല്ലാം ഓർക്കണം. നിയതസ്യ കർമ്മണ ത്യാഗം, അതാണ് ഇവിടെ പറയുന്നത് സ്വഭാവനിയതം കർമ്മ. നിയതമായ കർമ്മത്തിന്റെ ത്യാഗം അത് മോഹമാണ്. മോഹം കൊണ്ട് സംഭവിക്കുന്നതാണ് താമസമാണ്. ഇവിടെ തിരിച്ചു പറഞ്ഞു എന്താണ്? അത് നീ ചെയ്യണം, അതുകൊണ്ടൊരിക്കലും നിനക്ക് പാപം വരുന്നില്ല. ആ പാപം വരാതിരിക്കുന്നതിന് വേണ്ടി മുമ്പ് പറഞ്ഞതുകൂടെ ചേർക്കണം. എന്താണ്? സ്വകർമ്മണ തം അഭ്യർച്ഛ്യ. ഈശ്വരനെ അതുകൊണ്ട് ആരാധിക്കുക. അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? കർമ്മത്തിൽ വരുന്ന ദ്വിഗുണതകളുണ്ട്, പോരായ്മകൾ കൊണ്ട് വരുന്ന ദോഷങ്ങളൊന്നും തന്നെ സംഭവിക്കത്തില്ല. അപ്പൊ ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ കർമ്മം എങ്ങനെ ചെയ്താലും മതിയോ? അല്ലെങ്കിൽ വേറൊരാൾക്ക് ന്യായീകരിക്കാം, എന്തുകൊണ്ട് നീ കർമ്മം ഭംഗിയായി ചെയ്തില്ല? കർമ്മത്തിൽ ദോഷം വന്നാലും കുഴപ്പമില്ല, എന്റെ മനസ്സിൽ ഈശ്വരനാണ്. അങ്ങനെയെന്നും പറഞ്ഞ് അവനവന്റെ പോരായ്മകളെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല, അതിനുവേണ്ടി ഇത് പറയുന്നതല്ല. അതാണ് പറഞ്ഞത്, ഭാവമാണ് മുഖ്യം. ശരിയായ ഈശ്വര ഭാവത്തോടുകൂടി ചെയ്യുന്നവൻ, ഈശ്വര പൂജയായിട്ട് ചെയ്യുന്നവൻ എന്താ അറിഞ്ഞുകൊണ്ട് ആ പൂജയിൽ വരുത്താൻ ആഗ്രഹിക്കത്തില്ല. അത് മാനസമായ തപസ്സാണ്. ഭാവ സംശുദ്ധിരിച്ചത് തപോ മാനസ ഉച്ചതി. മുമ്പ് മാനസമായ തപസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ ഒന്ന് പറഞ്ഞു ഭാവ സംശുദ്ധി എന്ന് പറയുന്നുണ്ട്. ആ ഭാവ സംശുദ്ധി ഉള്ളവൻ എങ്ങനെയാ കർമ്മത്തിൽ മനഃപൂർവ്വം ന്യൂനതകളെ സൃഷ്ടിക്കുന്നത്? അത് സംഭവിക്കത്തില്ല. ആ ഭാവ അത് തപസ്സാണ്. അങ്ങനെയുള്ള തപസ്സുള്ളവന് മാത്രമേ കർമ്മത്തെ ശരിയായി അനുഷ്ഠിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്റെ പോരായ്മകളെ ന്യായീകരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാന്ന് വിചാരിച്ചാൽ അതും നടക്കത്തില്ല, തപസ്സാകത്തില്ല. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കർമ്മത്തിന്റെ ന്യൂനതകളെക്കുറിച്ച് നീ ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യവുമില്ല. അതും നിനക്ക് പാപത്തെ ഉണ്ടാക്കത്തില്ല. നിന്റെ ധർമ്മത്തെ നീ ചെയ്യുക. പരധർമ്മമായ ഭിക്ഷാജീവനാധികം നീ ചെയ്യാൻ ഉറമ്പെടരുത് എന്നാണ് ഇവിടെ പറയുന്നത്. മറിച്ച് ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ കർമ്മം ചെയ്യരുത്, ക്ഷത്രിയൻ വൈശ്യന്റെ കർമ്മം ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കരുത്. ചില സ്മൃതികളെല്ലാം പ്രമാണമാക്കിക്കൊണ്ട് ചില വ്യാഖ്യാതാക്കൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്മൃതികളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. എന്താണ്? ബ്രാഹ്മണന്റെ കർമ്മം ശൂദ്രം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ നാക്ക് മുറിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നാക്ക് മുറിക്കൽ പരിപാടി എന്ന് തന്നെ ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും മോക്ഷത്തിന് ഉപകരിക്കുന്ന കാര്യമാണ്. അവിടെ ബ്രാഹ്മണനെന്നോ ചണ്ഡാളനെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്താണോ മാനവഹ നരഹ എന്നെല്ലാം പ്രത്യേകം പറഞ്ഞു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ വന്നാപ്നോതി കൽബിഷം. ഇവിടെ ഭാഷയത്തിൽ കുറച്ച് ഭാഗം കൂടെയുണ്ട്. സ്വഭാവനിയതം സ്വഭാവേന നിയതം എതുക്തം സ്വഭാവജം ഇതി തദേവ ഉക്തം സ്വഭാവനിയതം. ഇവിടെ ഭാഷ്യകാരം പറയുന്നു സ്വഭാവജം എന്ന് നേരത്തെ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ സ്വഭാവനിയതം എന്ന് പറയുന്നത്. സ്വഭാവം കൊണ്ട് നിശ്ചയിക്കപ്പെട്ടതൊരു ജീവൻ, അതാണ് സ്വഭാവനിയതം. എത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്താണ് കർമ്മം എന്ന് പറയുന്നത്? സ്വഭാവം കൊണ്ട് നിശ്ചയിക്കപ്പെട്ടതാണ്. അപ്പൊ പിന്നെ അത് ജന്മം കൊണ്ട് നിശ്ചയിക്കപ്പെട്ടതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ബ്രാഹ്മണാദി ജാതി കൊണ്ടാണ് നിശ്ചയിക്കപ്പെട്ടതെന്ന് എങ്ങനെ പറയുന്നു? പക്ഷെ കർമ്മത്തെക്കുറിച്ച് അദ്വൈതി എന്നുള്ള നിലയ്ക്ക് ആചാര്യസ്വാമികളുടെ കാഴ്ചപ്പാട് അത്ര നല്ലതല്ല. കർമ്മം ഉപേക്ഷിക്കണോ ഉപേക്ഷിക്കണോ എന്നുള്ളതാണ് തന്റെ നിലപാട്. ഇപ്പോൾ കർമ്മത്തെക്കുറിച്ചൊരു സദ്ഭാവനയില്ല. അതുകൊണ്ട് അടുത്ത് പറയുന്നു യഥാ വിഷജാതസീവ കൃമേർ വിഷംന ദോഷകരം തഥാ സ്വഭാവനിയതം കർമ്മ കുറവൻ നാപ്പനോദിക്കൽ വിഷം പാപം. കർമ്മത്തെക്കുറിച്ചൊരു സദ്ഭാവന ഇല്ലെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? കർമ്മത്തോടെ ഉപയോഗിക്കുന്ന എന്തിനോടാണ്? വിഷജാതസീവ കൃമേർ വിഷംന ദോഷകരം. വിഷത്തിൽ നിന്നും ഉണ്ടായ ഒരു കൃമി, അതിന് വിഷം ദോഷമല്ല എന്ന് വെച്ചാൽ ആ വിഷം കൊണ്ട് ആക്രമിച്ചാകുന്നില്ല. അങ്ങനെയുണ്ടാകുമല്ലോ, ചില ദുഷിച്ച വസ്തുക്കളിൽ നിന്ന് ക്രമികീടങ്ങൾ ഉണ്ടായാൽ ആ ദുഷിച്ച വസ്തു മനുഷ്യൻ കഴിക്കുകയാണെങ്കിൽ മനുഷ്യൻ മരിക്കും, പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന ക്രമിക്ക് അത് ദോഷം ചെയ്യുന്നില്ല. അതാണ് ഇവിടെ കർമ്മത്തിന് ഉദാഹരണം പറയുന്നത്. വിഷത്തിൽ നിന്നുമുണ്ടായ ക്രിമിക്ക് വിഷം ദോഷം ചെയ്യുന്നില്ല. തഥാ അതുപോലെ സ്വഭാവനിയതം കർമ്മ കുറുവൻ നാപ്പനോദിക്കൽ വിഷം പാപം. കർമ്മം സ്വതേ ദുഷിച്ചതാണെങ്കിലും സ്വഭാവനിയതമായി വന്നുചേരുന്ന ആ കർമ്മം ചെയ്യുന്നവനെ പാപം ബാധിക്കുന്നില്ല എന്ന്. കർമ്മത്തെ സംബന്ധിച്ചുള്ള ആചാര്യസ്വാമിയുടെ കാഴ്ചപ്പാട് വേറെന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ കർമ്മത്തെ സംബന്ധിച്ച് അങ്ങനെ പറയുന്ന കാരണം, ആ കർമ്മത്തിന് രാഗദ്വേഷങ്ങൾ പ്രേരകമാണ്, ആ കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് അനന്തമായ സംസാരമാണ്. അതെല്ലാം കൊണ്ട് കർമ്മത്തെക്കുറിച്ചൊരു സദ്ഭാവമില്ല ഭാഷ്യകാരന്. കർമ്മം എന്താണ്? അത് വിഷം പോലെയോ അല്ലെങ്കിൽ വിഷത്തിലെ കൃമി പോലെയാണ്, പാഷാണത്തിൽ കൃമി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെ ഒരു സാധനമാണത്. എന്നാലും അത് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ദോഷമൊന്നുമില്ലെന്ന് അതിനൊന്ന് അംഗീകരിക്കുകയാണ്. പക്ഷേ ഗീതാകാരന് കർമ്മത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല. കർമ്മത്തെ അങ്ങനെ ഇകഴ്ത്തി ഒരു ഭാഗത്തും ഗീതയിൽ പറയുന്നില്ല, മറിച്ച് കർമ്മത്തെ എപ്പോഴും ശ്രേഷ്ഠമായിട്ടാണ് പറയുന്നത്. എല്ലാ ഭാഗങ്ങളും കർമ്മത്തിൽ ദോഷമുണ്ട്. ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് എന്താണ്? കർമ്മം ഫലത്തെ ഉണ്ടാക്കുന്നു, അനന്തമായ സംസാരത്തെ അതുണ്ടാക്കുന്നു. എന്നാലും കർമ്മത്തെ ഇകഴ്ത്തി എന്തുകൊണ്ട് പറയുന്നില്ല ഭാഷ്യ ഗീതാകാരൻ? കാരണം ആ കർമ്മം തന്നെയാണ് മുക്തിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ മുക്തിയിലേക്ക് നയിക്കുന്നതിനുള്ള മുഖ്യമായ ഉപായമായിട്ട് കർമ്മത്തെ ഗീതയിൽ സ്വീകരിച്ചിരിക്കുന്നു. ഭാഷ്യകാരൻ മുക്തിയിലേക്ക് നയിക്കുന്നതിനുള്ള ഗൌണമായ ഉപായമായിട്ടാണ് കർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കർമ്മം കൊണ്ട് തന്നെ മോക്ഷത്തെ ആകാമെന്നാണ് ഗീതാകാരൻ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ. അതുകൊണ്ട് കർമ്മ ശ്രേഷ്ഠമാണെന്നാണ് ഗീതാകാരന്റെ മതം. ഭാഷ്യകാരനോ ഇവിടെ പറയുന്നു അത് പാഷാണം പോലെയും കൃമിയെ പോലെയാണെന്ന്. എന്നുവെച്ചാൽ അതിൽ ദോഷങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ട് അത് ചെയ്യുക, അത് ചെയ്ത് ചിത്തശുദ്ധിയെ സമ്പാദിക്കുക, പിന്നെ മോക്ഷത്തെ പ്രാപിക്കുക. അങ്ങനെ അത് പറയും. അതും ഗീതാകാരന്റെ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും അവരവരുടെ കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്താം. അതുകൊണ്ട് അത് ഭാഷ്യകാരന്റെ കാഴ്ചപ്പാടാണെന്ന് പറയുക. പക്ഷേ ഗീതയിൽ സ്പഷ്ടമായി പറയുന്ന എന്താണ്? സ്വഭാവനിയതം കർമ്മ കുറുവൻ നാപ്പനോതി കൽപ്പിഷം. സ്വഭാവനിയതമായിരിക്കുന്ന കർമ്മം എന്താണ്? ഈശ്വരാർപ്പണമായി ചെയ്തു കഴിഞ്ഞാൽ അതിൽ യാതൊരു ദോഷവുമില്ല, അതുകൊണ്ട് ആ കർമ്മം ശ്രേഷ്ഠം തന്നെയാണ്. കർമ്മത്തിന്റെ മഹത്വത്തെ ബോധിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഗീതാശാസ്ത്രം എന്ന് പറയുന്നത്. എല്ലാ സന്ദർഭങ്ങളിലും വീണ്ടും ആ കർമ്മത്തിന്റെ മഹത്വത്തെക്കുറിച്ച് തന്നെ പറയുന്നു, കർമാനുഷ്ഠാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. സഹജം കർമ്മ കൗന്ദേയ സദോഷമപി നത്യജേത് സർവാരംഭാ ഹി ദോഷേണ ഹുമേനാഗ്നിരിവാവൃതാഃ. ഇവിടെ എന്താണ് പറയുന്നത്? സദോഷമപി നത്യജേത്, കർമ്മത്തിൽ ദോഷങ്ങളുണ്ടെങ്കിലും അതിന്റെ പേരിൽ കർമ്മത്തെ ഉപേക്ഷിക്കരുത് എന്നാണ്. അതായത് ഒരുവൻ താൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ എങ്ങനെ എങ്ങനെയുള്ള കർമ്മം? സഹജമായ കർമ്മം, സ്വഭാവ നിയതമായ കർമ്മം. ആ കർമ്മം ചെയ്യുമ്പോൾ അതിൽ ദോഷങ്ങളെ കണ്ടിട്ട് ഉപേക്ഷിക്കരുത്. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പരധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് കർമ്മത്യാഗം എന്ന് പറഞ്ഞു. കാരണം ഇവിടെയും രണ്ട് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, ഒന്ന് സ്വധർമ്മ അനുഷ്ഠാനം, മറ്റൊന്ന് സ്വധർമ്മത്യാഗം. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം സ്വധർമ്മ അനുഷ്ഠാനമാണ് സ്വധർമ്മം, ആ ധർമ്മത്തിന്റെ ത്യാഗമാണ് പരധർമ്മം. പൂർവ്വശ്ലോകവും ഈ ശ്ലോകവുമായിട്ട് ബന്ധപ്പെടുത്തിയാലും നമുക്ക് അത് തന്നെയാണ് അവിടുത്തെ താല്പര്യമെന്ന് മനസ്സിലാവും. നമ്മളൊരു പക്ഷേ കേട്ട് കേട്ട് പഠിച്ചു പഠിച്ച് മനസ്സിൽ പറഞ്ഞിരിക്കുന്ന വേറെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ധരിച്ചിരുന്ന ഏത് കാര്യവും തിരുത്തുന്നതിന് എല്ലാവർക്കും വിഷമം വരും. ഒന്നതൊരു അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. ഇത്രയും കാലവും ഞാൻ അറിവ് ഞാൻ വിദ്വാനായിരുന്നത് ഈ അറിവില്ലായ്മ കൊണ്ടാണ്, ഇതും ചുമന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം വിദ്വാനായിരുന്നത്. ഒരു നിമിഷത്തിൽ അത് കളഞ്ഞിട്ട് വിദ്വാനാകുക എന്ന് പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തലചൊറിയും, അതെങ്ങനെ നടക്കും, അതെങ്ങനെ ശരിയാകും. അപ്പോ മനസ്സുകൊണ്ട് മല്ലടിക്കാൻ നോക്കും, തന്നെ ന്യായീകരിക്കാൻ നോക്കും, തന്റെ അറിവില്ലായ്മയാണ് ശരിയെന്ന് സമർത്ഥിക്കാൻ നോക്കും. പക്ഷെ ഒടുവിൽ കീഴടങ്ങിയേ പറ്റൂ, അറിവിന് കീഴടങ്ങിയേ പറ്റൂ. കാരണം എന്തുകൊണ്ട്? അതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ ധരിച്ചിരിക്കുന്ന പല ധാരണകളെയും സൗമനസ്യത്തോടുകൂടി ത്യജിക്കുന്നതാണ് ഉത്തമം. വെറുതെ മനസ്സിന് ടെൻഷൻ ഉണ്ടാകാതെ, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് വേർക്കേണ്ടി വരും. ബുദ്ധിയെ വേർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തെ അംഗീകരിക്കുന്നതിനുള്ള ആർജവം മാത്രം മതി. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ഭാവസംശുദ്ധി, അതുണ്ടായാൽ മതി. അതാണ് മാനസികമായ തപസ് എന്ന് പറയുന്നത്. ആ മാനസികമായ തപസ്സുണ്ടെങ്കിൽ അവന് സത്യം പെട്ടെന്ന് തെളിയും, ബൾബ് തെളിയും പോലെ തെളിയും. ചില പിള്ളേർ പറയാറുണ്ടെന്നാണ് സ്വാമി പറയുന്നതെന്ന് എനിക്ക് കത്തുന്നില്ല. അവിടെ കൊച്ചു ആശ്രമത്തിലെ കൊച്ചു പിള്ളേർ പറയും, സ്വാമി പറഞ്ഞിരുന്നൊന്നും എനിക്ക് കത്തുന്നില്ല. അപ്പോൾ ഇത് കത്തണം. അതിന് ഈ പറയുന്ന മാനസിക തപസ് വേണം, അല്ലാത്തവർക്ക് കത്തത്തില്ല. ആർജവം വേണം ബുദ്ധിക്ക്, സത്യത്തെ അതുപോലെ സ്വീകരിക്കുന്നതിനുള്ള മനസ്സിന്റെ വിശാലത വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അതിനോട് മല്ലടിക്കേണ്ടി വരും. എനിക്കൊരു നഷ്ടമുണ്ട്, കേൾക്കുന്നവർക്ക് നഷ്ടം വരും, യുദ്ധം ചെയ്യാൻ പോയാൽ നഷ്ടം വരും. അതുകൊണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതും എന്താണ്? സ്വധർമ്മം പരധർമ്മം. അവിടെ പരധർമ്മം എന്താണെന്ന് പറഞ്ഞില്ല. ഇവിടെ പറയുന്ന എന്താണ് പരധർമ്മം? സദോഷമൊക്കെ നത്തിതേ, അത്യാഗമാണ് പരധർമ്മം. താൻ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുക, അതാണ് പരധർമ്മം എന്ന് പറയുന്നത്. കർമ്മത്യാഗത്തിന് തനിക്ക് അധികാരമില്ല, അവകാശമില്ല, എന്നാലും എന്ത് ചെയ്യുന്നു? അർജുനൻ അതിന് തയ്യാറാവും, ഉറപ്പിച്ച് ഭഗവാനോട് പറയും ചെയ്യുന്നു. വൈശ്യം ഭോക്തം അർഹതി, ഇവരുടെ ചോര പുരണ്ട ഈ സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കുന്നതിന് എന്താണ്? ഭിക്ഷാന്നമാണ്. ആ ഒരു വാചകമാണ് ഈ ഗീതയുടെ ഉപദേശത്തിന്റെ മുഴുവൻ കാതൽ. അതാണ് ഇവിടെ അത് തന്നെ പറയുന്നു. സ്വഭാവനിയതം കർമ്മ കുർവാണ, സ്വഭാവനിയതമായിരിക്കുന്ന കർമ്മം ചെയ്യുന്നവൻ വിഷജാതൈവ കൃമി കിൽബിഷൻ ആപ്നോതി ചിത്തം, വിഷത്തിൽ നിന്നുണ്ടായ കൃമി അത് ദോഷം ഉണ്ടാകുന്നില്ല. അതുപോലെ ആ കർമ്മം കിൽബിഷത്തെ, പാപത്തെ, അല്ലെങ്കിൽ ദുഃഖത്തെ, നരകത്തെ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. പരധർമ്മസ്യ ഭയാവഹൈരി, പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നതാണ്. മുമ്പും പറഞ്ഞല്ലോ പരധർമ്മവും ഭയാവഹ. അർജുനോട് പറയുന്നു നീ പരധർമ്മം ഒരിക്കലും സ്വീകരിക്കരുത്, നിനക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? വിവേക ചൂടാമണിയും വായിച്ചിട്ട് ആശ്രമത്തിൽ വന്ന് കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച എനിക്കൊരു പ്രവൃത്തിയില്ല. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നു എന്നാ കർമ്മണ പ്രജയ ധനേന പ്രാണായാമ ശതേനവ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർമ്മം മോക്ഷത്തിന് കാരണമല്ല, അതുകൊണ്ട് ഞാനൊരു കർമ്മവും ചെയ്യുന്നില്ല. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് വാസനയുണ്ടാക്കും. ഇങ്ങനെയുള്ള മൂഢത്തരങ്ങളും പറഞ്ഞ് ആശ്രമത്തിൽ കഴിയരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ പറയുന്നു അതാണ്. എന്താണോ സദോഷമുപിന്നത്യജേ, ആ കർമ്മത്തിൽ ചിലപ്പോൾ ദോഷങ്ങൾ സംഭവിക്കാം. കർമ്മത്തിന്റെ ദോഷമല്ല, നമ്മുടെ ശേഷിക്കുറവുകൊണ്ട് അതിൽ ദോഷങ്ങൾ വരാം. അനാത്മശ്ച നഹി കശ്ചിത് ക്ഷണമപി അകർമ്മതിഷ്ഠതീതി. മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു, നഹി കശ്ചിത് ക്ഷണമപി ജാത് കർമ്മണ്യ അകർമ്മകത്ത്. മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു, അവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്. അതായത് ഒരുത്തനും ഈ ലോകത്ത് ഒരു ജീവിയും അകർമ്മകൃത്തായി നഹി കശ്ചിത് ക്ഷണമതി ജാതുതിഷ്ഠത്തി അകർമ്മകൃത്ത്. അകർമ്മകൃത്തായി ഒരു കർമ്മവും ചെയ്യാത്തവനായി ഒരു നിമിഷം പോലും ഇരിക്കുന്നില്ല എന്നാണ്. സർവ ജീവന്മാരും സദാ കർമ്മ അനുഷ്ഠാനത്തിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് എന്നാണ് അവിടെ ഭഗവാൻ പറഞ്ഞത്. ഭാഷ്യകാരൻ തന്റെ സിദ്ധാന്തമനുസരിച്ച് അതിനൊരു വ്യാഖ്യാനം കൊടുത്ത് എന്താണോ അദ്വൈത മതമനുസരിച്ച് അത് അജ്ഞനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അജ്ഞന് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ജ്ഞാനിക്ക് കർമ്മം ചെയ്യാതെയും ഇരിക്കാൻ പറ്റുമെന്ന് അദ്വൈത മതമനുസരിച്ച് വ്യാഖ്യാനിച്ചു. അത് പോട്ടെ, ഇവിടെ ഭാഷ്യകാരൻ വീണ്ടും അതിനെ ഉദ്ധരിക്കുകയാണ്. നഹി കശ്ചിത് ക്ഷണമപി അകർമ്മകൃ തിഷ്ഠതി ഇതി, അനാത്മജ്ഞന് വേണ്ടി പറഞ്ഞതാണ്. അത് അദ്വൈതത്തിന്റെ ഒരു പ്രക്രിയ അനുസരിച്ചാണ് അതങ്ങനെ പറയുന്നത്. അജ്ഞന് കർമ്മം ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല, ജ്ഞാനിക്ക് സമ്പൂർണ്ണ കർമ്മത്യാഗമാകാം എന്നാണ് അദ്വൈതത്തിന്റെ പ്രക്രിയ അനുസരിച്ച് പറയുന്നത്. ഗീതാകാരം പറയുന്നത് എന്താണ്? തന്നെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്യുന്നോ ചെയ്യുന്നില്ല എന്നുള്ള വ്യത്യാസമില്ല. നദ്ദേഷ്ടി അകുശലം കർമ്മ കുശലേ നാനുഷജ്ജതേ. അവിടെ കർമ്മത്യാഗമോ അല്ലെങ്കിൽ കർമാനുഷ്ഠമോ രണ്ടും ഒരുപോലെ, രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വർത്തേ ഏവച്ച കർമ്മണി, അതാണ് തന്റെ സിദ്ധാന്തം. എനിക്കിത് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല, ഒന്നും നേടാനില്ല. അപ്പൊ ഞാനെനിക്ക് കർമ്മം ചെയ്തിട്ട് സ്വന്തമായി ഒന്നും നേടാനില്ലെങ്കിലും ചിത്തശുദ്ധി ഒന്നും നേടണ്ട, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കടത്തുമർഹത്തെ. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും നിനക്ക് കർമ്മം ചെയ്യാം, ആത്യന്തികമായി അത് നിന്റെ ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നതാണെങ്കിലും നിനക്ക് ആ കർമ്മത്തിന്റെ ഭൗതികമായ ഫലമൊന്നും ആഗ്രഹമില്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മ ഉദ്ദേശിച്ച് നീ കർമ്മം ചെയ്യുക, അതെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഗീതാകാരൻ പറയുന്നത്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? അജ്ഞന് കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അത് സഹജം സഹ ജന്മനാ ഏവ ഉത്പന്നം സഹജം. ജന്മനാ തന്നെ വന്നു ചേരുന്ന കർമ്മം. ഭഗവാൻ എന്താണ് പറഞ്ഞത്? സ്വഭാവം കൊണ്ട് വന്നു ചേരുന്ന കർമ്മം. ജന്മനാൾ തന്നെ കർമ്മം വരുന്നെന്ന് പറഞ്ഞാൽ അതിൽ അപകടമുണ്ട്. എന്താണോ നീ ജനിച്ച കുലത്തിൽ നിന്നോടൊപ്പം വന്ന കർമ്മമെന്ന് വരും, അപ്പൊ കുലധർമ്മങ്ങളെന്ന് വരും. കുലധർമ്മങ്ങൾ നശിച്ചു പോകുന്നതാണ് ഇവിടെ അർജുനന്റെ ചിന്താദ്യം ഒന്നാം അധ്യായത്തിൽ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുലധർമ്മങ്ങളെല്ലാം നശിക്കും. ഭഗവാൻ പറയുന്നത് എന്താണ്? കുലധർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ധർമ്മമില്ല, സ്വഭാവതമായ കർമ്മങ്ങളേ ഉള്ളൂ. അല്ലാതെ കുലത്തിന് ഒരു പ്രത്യേകിച്ച് ധർമ്മമൊന്നുമില്ല. എന്തുകൊണ്ട്? ഒരു കുലത്തിൽ തന്നെ പല സ്വഭാവത്തോടുകൂടിയാണ് മനുഷ്യൻ വരുന്നത്. പല സ്വഭാവത്തോടുകൂടി വരുമ്പം അവൻ ചെയ്യേണ്ടത് എന്താണ്? അവന്റെ സ്വഭാവം അനുസരിച്ചുള്ള കർമ്മം അവൻ ചെയ്യേണ്ടത്, അത് തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് കാണണം? ഒരു കുലത്തിൽ ജനിച്ചവനെല്ലാം ഒരേ കർമ്മം തന്നെ ചെയ്യുന്നത് കാണും. അങ്ങനെയല്ല, ഏത് കുലത്തിൽ നോക്കിയാലും എന്ത് വരും? അവിടെ സാത്വികമായ കർമ്മങ്ങൾ ചെയ്യുന്നവരും അല്ലെങ്കിൽ ധർമ്മം ചെയ്യുന്നവരും അധർമ്മം ചെയ്യുന്നവരും ഉണ്ട്, എല്ലാ കുലങ്ങളിലും ഉണ്ട്. അപ്പൊ കുലമനുസരിച്ച് എങ്ങനെയാണ്, ജന്മമനുസരിച്ച് എങ്ങനെയാണ് കർമ്മത്തെ നിശ്ചയിക്കുന്നത്? നിശ്ചയിക്കാൻ പറ്റത്തില്ല. സ്വഭാവം അനുസരിച്ചേ പറ്റൂ കർമ്മത്തെ നിശ്ചയിക്കാൻ. അപ്പോ ചോദിക്കുമല്ലോ, അവന് ഇത്രയും ശ്രേഷ്ഠമായ ഒരു കുലത്തിൽ ജനിച്ചു, എന്നിട്ട് അവൻ ഇത്രയും നീചമായ കർമ്മം ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ പലരെ കുറിച്ചും പറയാറുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതവന്റെ സ്വഭാവം. അപ്പൊ ജന്മന ഉത്പന്നം എന്നല്ല സഹജകർമ്മത്തിന്റെ അർത്ഥം, സ്വഭാവം കൊണ്ട് ഉത്പന്നമായതെന്നാണ്. അപ്പോ കുലധർമ്മങ്ങൾ നശിക്കും എന്നുള്ളതിന്റെ അതിന് സമാധാനമായിട്ട് ഇതെല്ലാം പറയുന്നത്, സ്വഭാവം കൊണ്ടേ കർമ്മമുള്ളൂ, കുലം കൊണ്ട്, ജാതി കൊണ്ട്, ജന്മം കൊണ്ട് കർമ്മമില്ല, അതാണ് പറയുന്നത്. എന്നാലും ഇവിടെ ജന്മനായവ എന്ന് പറഞ്ഞിരിക്കുന്നു. കിം തത് കർമ്മ കൗന്ദേയ, അതൊന്നും ഇവിടെ പറഞ്ഞതല്ല ഭാഷ്യകാരൻ പറയുന്ന. അല്ലയോ കൗന്ദേയ, എന്താണ് സഹജമായ കർമ്മം? സഹജം എന്ന് വെച്ചാൽ സ്വഭാവനിയതം എന്നർത്ഥം, ജന്മം കൊണ്ടുള്ളതെന്നല്ല. സദോഷമുപി ത്രിഗുണാത്മകത്വ എന്ന ത്യജേത്, ദോഷമുള്ളതാണെങ്കിലും ത്രിഗുണാത്മകമായതുകൊണ്ട് ത്യജേത്, അത് ത്യജിക്കേണ്ട കാര്യമില്ല. ഈ ഭാഷ്യത്തിൽ മുൻഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് സ്വഭാവ നീതം എന്നുള്ളതിന് ജന്മന എന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഈ തുടക്കം മുതലെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല ഭാഗങ്ങളും ഞാൻ കണ്ടില്ലെന്ന് നടിച്ച് കൂടുതൽ വ്യാഖ്യാനിച്ച് വിട്ടതാണ്. എന്നുവെച്ചാൽ അതിനെ കൂടുതൽ വ്യാഖ്യാനിച്ച ആൾക്കാരിൽ വൈഷമ്യം ഉണ്ടാകണ്ട, ആശയക്കുഴപ്പം ഉണ്ടാകട്ട എന്ന് വിചാരിച്ച് ഞാനും അത് കണ്ടില്ലെന്ന് നടിച്ച് വായിച്ചു പോയി. പക്ഷെ ചില സന്ദർഭങ്ങളിൽ സ്പഷ്ടമായി വന്നപ്പോൾ അത് വ്യാഖ്യാനിക്കാതിരിക്കാം, അത് വന്നു വ്യാഖ്യാനിക്കേണ്ടി തന്നെ വന്നു, കാരണം അത്രയും വ്യക്തമായി വന്നു. അങ്ങനെ വന്നപ്പോൾ എന്റെ നേരെ ആക്രമണം വന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്നാ പിന്നെ ശരിക്കും അങ്ങ് വ്യാഖ്യാനിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെറുതെ എന്തിനും ആൾക്കാരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു, അത് എനിക്കും ഇഷ്ടമുള്ള കാര്യമുണ്ട്. അതുകൊണ്ടാണ് ആദ്യ സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വന്നിട്ട് ഞാനത് അങ്ങനെ വ്യാഖ്യാനിക്കാത്തത്. മനഃപൂർവ്വമായിട്ട് ആരുടെയും മനസ്സിലൊരു വിപരീത ഭാവന ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ പിന്നെ ശരിക്കും തന്നെ വ്യാഖ്യാനിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഓരോ സന്ദർഭം വരുമ്പോഴും ഞാൻ എടുത്തു പറയും. ഒരു കണക്കിൽ അത് ചോദ്യം ചെയ്തത് നന്നായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ പല ഭാഗങ്ങളും വരുന്നു. ചില സ്വാർത്ഥ താല്പര്യങ്ങളോടുള്ള വ്യാഖ്യാനങ്ങൾ. അപ്പൊ അതുകൊണ്ട് എന്ത് വരുന്നു? അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? ചില നമ്മുടെ മനസ്സിലിരിക്കുന്ന ചില ധാരണകൾ തിരുത്തേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയാണോ അത് ചിന്തിക്കേണ്ടി വരുന്നത്? അതിന് ഞാൻ ഉത്തരവാദിയല്ല, നിങ്ങൾ തന്നെ സൃഷ്ടിച്ചാണ്. എനിക്ക് യാതൊരു ഉത്തരവാദവും അക്കാര്യത്തിൽ. കിം തത് കർമ്മ കൗന്ദേയ സദോഷമുപി ത്രിഗുണാത്മകത്വ നത്തജേത്, ഇവിടെ വ്യക്തമായി പറയുന്നത് എന്താണ്? കർമ്മം ത്രിഗുണാത്മകമാണ്, അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കരുത്. സർവാരംഭാഹി സർവാരംഭ ആരംഭ്യന്തേ ഇത്യാരംഭ സർവക്രമാണി ഇത്യേത പ്രകരണ. ആരംഭം എന്ന് വെച്ചാൽ കർമ്മം എന്നർത്ഥം. സർവകർമ്മങ്ങളും ആരഭ്യന്തേ ഇത്യാരംഭ സർവകർമാണി, സർവകർമ്മങ്ങളും ഏ കേചിത് ആരംഭ സ്വധർമ്മ പരധർമ്മശ്ച തേ സർവേഹി യസ്മാ ത്രിഗുണാത്മകത്വം അത്ര ഹേതു ത്രിഗുണാത്മകത്വ ദോഷേന ധൂമേന സഹജേന അഗ്നിരിവ ആവൃത. ഇവിടെ പറയുന്നത് എന്താണ്? സർവാരംഭങ്ങളും സർവകർമ്മങ്ങളും ദോഷമുണ്ട്. ഏതെങ്കിലും ഒരു കർമ്മത്തെ ദോഷമെന്ന് പറഞ്ഞ് നീ ത്യജിക്കരുത്, അത് പരധർമ്മമാകുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറയുന്നു? സ്വധർമാസ പരധർമാസ തേ സർവ ഏതായാലും കൊള്ളാം. സ്വധർമ്മമായാലും ശരി പരധർമ്മമായാലും ശരി ഏത് ധർമ്മമായാലും ശരി ത്രിഗുണാത്മകത്വ സത്വരജസ്തമോ ഗുണമയുമാണ് കർമ്മങ്ങൾ. അത്ര ഹേതു ത്രിഗുണാത്മകത്വ ദോഷേന ധൂമേന സഹജേന അഗ്നിരിവ ആവൃതാഹ. അഗ്നി എന്ന് പറയുന്നത് എത്രയോ തേജസ്സുറ്റതാണ്, സർവ വസ്തുക്കളുടെയും ദോഷത്തെ നശിപ്പിക്കുന്നതാണ്, സർവ അശുദ്ധിയും ശുദ്ധമാക്കുന്നതാണ് അഗ്നി. അഗ്നിയെ അശുദ്ധമാക്കാൻ ഒന്നിനും സാധ്യമല്ല, പക്ഷെ ഏത് അശുദ്ധിയും അഗ്നി ശുദ്ധമാക്കും, എങ്ങനെയാണ് ദഹിപ്പിച്ച് ഇല്ലാതാക്കിത്തരും. അങ്ങനെയുള്ള അഗ്നിയിൽ പോലും എന്ത് വരുന്നു, ധൂമമായിരിക്കുന്നു. അഗ്നിയെ ചുറ്റിപ്പറ്റി ധൂമത്തെയും കാണുന്നു. അപ്പോൾ എന്താണ് അഗ്നി? പ്രകാശാത്മകം ആശയം. ധൂമമാണെങ്കിലോ അത് ഇരുട്ടാണ്, അന്ധകാരമയമാണ്. അപ്പോൾ തേജസ്സുള്ള ആ അഗ്നിയിൽ, പ്രകാശാത്മകമായ അഗ്നിയിൽ അന്ധകാരമയമായ ധൂമം അതിനോട് ചേർന്നിരിക്കുന്നു. ഇത് പ്രകൃതിയിൽ കാണുന്ന ഒരു വൈചിത്ര്യമാണ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? സത്വാത്മകമായിരിക്കുന്ന അല്ലെങ്കിൽ സത്വരജോത്മകമായിരിക്കുന്ന ഒന്നിൽ തന്നെ തമസിന്റെ ഭാവവും കാണും. അഗ്നി നമ്മൾ സാത്വികമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണുന്ന എന്താണ്? താമസമായ ധൂമം അതിനോട് ചേർന്ന് കാണും. ഒരു പദാർത്ഥത്തിനും ഒന്നിനും തന്നെ, അതാണ് ഇവിടെ പറയുന്ന തത്വം, ഒരു ഗുണത്തിൽ മാത്രം നിൽക്കാൻ കഴിയത്തില്ല. പഞ്ചഭൂതാത്മകമായ ഒന്നിനും അതുപോലെ തന്നെ ഒരു ഗുണത്തിനും ദോഷത്തെ ഒഴിവാക്കി നിൽക്കാൻ പറ്റത്തില്ല. ദോഷേന ധൂമേന സഹജേന അഗ്നി ആവൃത, അതായത് സഹജമായിരിക്കും. അഗ്നിയിൽ സഹജമായി തന്നെ ധൂമം ഇരിക്കുന്നു എന്നർത്ഥം. എന്നാൽ അഗ്നി ധൂമത്തെ ഒഴിവാക്കി അഗ്നിയായി തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അതേ സമയം ഇരിക്കാൻ പറ്റത്തില്ല. അത്ര സമയം അങ്ങനെ ഇരുന്നാലും ശരി, ഉടൻ വീണ്ടും ധൂമം വരും. അതുകൊണ്ട് ഇവിടെ പറയുന്നു ഇത് കർമ്മങ്ങളെ സംബന്ധിച്ച് ഇതാണ്. ത്രിഗുണാത്മകമായിരിക്കുന്നതുകൊണ്ട് ഒരു കർമ്മവും ദോഷരഹിതമായ ഒരു കർമ്മമില്ല. അതന്നെ ഏത് മഹാത്മാക്കളെയും നമ്മൾ വിമർശിക്കും, നമ്മുടെ സ്വഭാവമാണ്. എന്തുകൊണ്ട് അതങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്ന? എന്തിനാണ്? ആ മഹത്വത്തെ അല്ല, കർമ്മത്തെയാണ്, പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിൽ എന്തുകൊണ്ട് വന്നു? പ്രവൃത്തി എന്ന് പറഞ്ഞു ത്രിഗുണാത്മകമാണ്, സത്വരജസ്തമസാണ്. അതുകൊണ്ട് എന്ത് പറയും? നമ്മൾ മഹത്വത്തെ വിമർശിക്കും. അത് പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? നമ്മളൊരിക്കലും ഒരു മഹാത്മാവിന്റെ മഹത്വത്തെ വിമർശിക്കുന്നില്ല. നമ്മൾ വിമർശിക്കുക, വിമർശിക്കുക എന്ന് വെച്ചാൽ കുറ്റം പറയുക എന്നുള്ള അർത്ഥത്തല്ല, അതിനെക്കുറിച്ച് അപഗ്രഥനം ചെയ്യുക. നമ്മളൊരിക്കലും ഒരു മഹാത്മാവിന്റെ മഹത്വത്തെ അപഗ്രഥനം ചെയ്യുക. പലരും എന്നോട് പറഞ്ഞു, സ്വാമി ശങ്കരാചാര്യരെ കുറിച്ച് ഇതൊക്കെ പറയുന്നു, ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശങ്കരാചാര്യർ ആരാണ്? ഞാൻ ശങ്കരാചാര്യരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇതിൽ. ശങ്കരാചാര്യരുടെ മഹത്വത്തിലും എന്തെങ്കിലും ന്യൂനത ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്താണ്? വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അത് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? കാരണം ഇവിടെ പറയുന്നുണ്ടല്ലോ സർവകർമ്മങ്ങളും ത്രിഗുണാത്മകമാണ്, അതിൽ ഗുണവും ദോഷവും കാണും. അതല്ല ശങ്കരാചാര്യം എന്ന് പറയുന്ന, അതല്ല ശങ്കരാചാര്യം എന്ന് പറയുന്ന ആ ഗുരുത്വത്തിൽ നമ്മൾ ഒരിക്കലും സ്പർശിച്ചിട്ടില്ല. ആ മഹത്വത്തിനെയും നമ്മൾ ഒരു കളങ്കും ആരോപിച്ചിട്ടില്ല. വാക്കിലും പ്രവൃത്തിയിലും ഗുണവും ദോഷവും വരും, അത് എങ്ങനെയും വരാം. അതാണ് നമ്മളിവിടെ വിമർശിക്കുന്നതെന്ന് വെച്ചാൽ ചിന്തിക്കുന്നത്. അല്ല ഇതിൽ കുറ്റപ്പെടുത്തണമല്ല, അല്ല വസ്തുനിഷ്ഠമായി നമ്മൾ പരിശോധിക്കുന്നു, ചിന്തിക്കുന്നു. അതെവിടെയും വരാം. അത്രമാത്രമേ നമ്മൾ ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെയും ശങ്കരാചാര്യൻ പറയുന്നത്, സർവകർമ്മങ്ങളിലും എന്താണ് ദോഷം വരാം. എന്താണ്? ഭഗവാന്റെ അവതാര ലീലകളിൽ തന്നെ ആൾക്കാർ ദോഷങ്ങൾ പറയുന്നില്ലേ, അത് ശരിയാണോ തെറ്റാണോ അങ്ങനെ ചിന്തിക്കുന്നില്ലേ. ഭക്തി കൊണ്ട് അതിനെ വിമർശിക്കാതിരിക്കുന്നവർ കാണാം, പക്ഷെ യുക്തി കൊണ്ട് വിമർശിക്കുന്നവരുണ്ട്. അതൊക്കെ സംഭവിക്കാം. അതുപോലെ സാമൂഹികമായ കാഴ്ചപ്പാടിൽ വന്നു ചേർന്ന അപജയങ്ങളെയാണ് നമ്മൾ വിമർശിക്കുന്നത്, ചിന്തിക്കുന്നത്. അല്ല, ശങ്കരാചാര്യന്റെ ഗുരുത്വത്തെയാണ്. അത് വ്യക്തിനിഷ്ഠമല്ല, അത് താത്വികമായ വിശകലനമാണ്. അതേതിനെ കുറിച്ചുമാകാം, അത് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അത് തന്നെ ഇവിടെ പറയുന്നു, ഏത് കർമ്മത്തിനും എന്താണോ ഇവിടെ ദോഷമുണ്ടാകും. അതുകൊണ്ട് ദോഷത്തിന്റെ പേരിൽ സ്വഭാവനിഹിതമായ കർമ്മത്തെ നീ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ധർമ്മ അധർമ്മ വിചാരമില്ലാതെ കർമ്മം ചെയ്യണമെന്നാണ്. അങ്ങനെയല്ല പറയുന്നത്. കാരണം ദോഷമുണ്ടെങ്കിലും കർമ്മത്തെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ ദുഷ്ടകർമ്മങ്ങൾ എന്ന് പറയുന്നത് ദോഷമുള്ള കർമ്മങ്ങളാണ്, അതും ചെയ്യാവുന്നതാണോ? അതല്ല, അത് സ്വധർമ്മമായിരിക്കണം, സ്വഭാവനിഹിതമായിരിക്കണം. വിവേകത്തോടുകൂടി ധർമാധർമ്മങ്ങൾ എവിടെ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാലും ഒരു കർമാനുഷ്ഠാനത്തിൽ ദോഷം വരും. ഏതെങ്കിലും തരത്തിലുള്ള പാപഫലത്തെ അതുണ്ടാക്കും, അതിന്റെ പേരിൽ ആ കർമ്മത്തെ ഉപേക്ഷിക്കരുത്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അർജുനൻ പറഞ്ഞു, യുദ്ധം എന്ന് പറയുന്നത് ബന്ധുക്കളെ കൊല്ലുന്നതാണ്, ഹിംസയാണ്. ഈ ഹിംസാത്മകമായി കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് നരകത്തിലേക്ക് പോകേണ്ടി വരും. ഞാൻ മാത്രമല്ല, പിതൃക്കൾ കൂടി നരകേ നിയതം വാസോ ഭവതി അനുശേഷം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന്റെ അനന്തരഫലമായി എന്റെ പിതൃക്കൾ വരെ പോകും നരകത്തിൽ. അങ്ങനെ പലതരത്തിലുള്ള ദോഷമുള്ളതാണ്, പിതൃപതനം വരെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടിത് വേണ്ട എന്നാണ് അർജുനൻ പറയുന്നത്. പറഞ്ഞു, അങ്ങനെ കർമ്മത്തിന്റെ ദോഷത്തെക്കുറിച്ച് ഇനി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് കർമ്മം ചെയ്യാൻ പറ്റും? ഭക്ഷണം കഴിക്കാൻ പറ്റും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തുവരും? അനേകം ജീവന്മാരെ ഹിംസിക്കേണ്ടി വരും. പക്ഷി മൃഗാദികളെ ഭക്ഷിച്ചില്ല, സസ്യങ്ങളെ ഭക്ഷിച്ചാലും ശരി, അതിനും ജീവനുണ്ട്, അതിനെ ഹിംസിക്കേണ്ടി വരും. ഏത് കർമ്മമാണ് ഹിംസയെ കൂടാതെ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ചിന്തിച്ചാൽ, യുക്തിയുക്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഭിക്ഷാടനം നടത്തിയാൽ അതി ഹിംസയില്ല. ഭിക്ഷാടനത്തിന് പോകുമ്പോൾ ഉറുമ്പുകളെയൊക്കെ ചവിട്ടിക്കൊല്ലും അല്ലേ? അതുകൊണ്ട് ജൈനന്മാരും മറ്റും ഭിക്ഷാടനത്തിന് പോകുമ്പോൾ അവർ കയ്യിലൊരു മയിൽപ്പീലി വെച്ചിട്ട് അതുകൊണ്ട് ഉറുമ്പുകളെയൊക്കെ തട്ടി നീക്കിയിട്ട് നടക്കും. എന്നിട്ട് ഉറുമ്പിന്റെ മേലിൽ കാല് വയ്ക്കാതിരിക്കാനാണ്. പക്ഷെ അതിനപ്പുറം അവർ ചിന്തിക്കുന്നില്ല, എന്താണ്, മയിൽപ്പീലി കൊണ്ട് തട്ടിയാലും മരിക്കുന്ന ജീവികളുണ്ട്, പിന്നെ അതിന്റെ ഹിംസ എങ്ങനെ ഒഴിവാകും? അങ്ങനെയുണ്ട് ജീവികൾ, അത്രയും സൂക്ഷ്മജീവികളുണ്ട്. ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ പ്രാണികൾ മരിക്കാതിരിക്കാൻ വേണ്ടി ഒരു തുണി കൊണ്ട് വായു കിട്ടും. അതൊക്കെ ഹിംസ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ തുണിയെടുത്ത് കെട്ടുമ്പോൾ തന്നെ എത്ര പ്രാണികൾ ചാകുന്നു, അതവർ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് മരിക്കുന്ന ജീവികളുമുണ്ട്, അണുജീവികളെല്ലാം മരിക്കുന്നില്ല. അപ്പോൾ ശരീരം ഒന്ന് അനങ്ങിയാൽ നഷ്ടപ്പെടുന്ന എത്രയോ ജീവനാണ്. അപ്പൊ അങ്ങനെ ഹിംസ ഒഴിവാക്കാൻ പറ്റും എന്നല്ലോ, അതൊക്കെ ഒരു ആചാരങ്ങളെന്നുള്ള നിലയ്ക്ക് ആൾക്കാർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഹിംസ എന്നുള്ളതിനൊരു വ്രതമായി സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നത്ര ഹിംസ, ആ രീതിയിൽ അതൊക്കെ അംഗീകരിക്കാം. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ തന്നെ ഹിംസയാണ്. അതുകൊണ്ട് മനുഷ്യനെ കൊല്ലണമെന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? സഹജമായി സ്വഭാവനിയതമായി ഒരു കർമ്മം വരുമ്പോൾ ആ കർമ്മത്തിൽ ഹിംസ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം ആ ദോഷം എല്ലാ കർമ്മത്തിലുമുണ്ട്. ആ ദോഷത്തോടുകൂടിയേ മനുഷ്യന് ശരീരധാരണം സാധ്യമാകും. പിന്നെ അതിന് ധർമാധർമ്മ വിവേകത്തോടു കൂടി ഏതിനെ സ്വീകരിക്കണം ഏതിനെ തള്ളിക്കളയണമെന്നും മനുഷ്യനവന്റെ ബുദ്ധി കൊണ്ട് നിശ്ചയിക്കണം, ശാസ്ത്രങ്ങൾ അവലംബിച്ച് നിശ്ചയിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. യുദ്ധം എന്താണ്? ധർമ്മരക്ഷയ്ക്ക് വേണ്ടി, രാജ്യരക്ഷയ്ക്ക് വേണ്ടി, അധർമ്മത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി കർത്തവ്യമായി വന്നു. അങ്ങനെ എടുക്കുക. അല്ല, ധർമാധർമ്മങ്ങളെക്കുറിച്ച് നിരൂപിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു അവസാനവും എത്തത്തില്ല, അത് മറ്റൊരു കാര്യം. അങ്ങനെ നമ്മൾ തൽക്കാലം അംഗീകരിക്കുക, എന്താണ്, അത് ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അധർമ്മികളിൽ നിന്നും ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ, അത് സ്വധർമ്മമായി വരുമ്പോൾ, അതിൽ ഹിംസയുണ്ട് എന്ന പേരിൽ അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അധർമ്മം വളരും. അത് ചെയ്യാൻ കർത്തവ്യ അതിന് അധികാരിയായിട്ടുള്ളവൻ അത് ചെയ്തു തന്നെ തീരണം. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ധർമ്മബോധമനുസരിച്ച് ഹിംസാത്മകമായ യുദ്ധം പോലും ആകാം എന്ന് തന്നെയാണ് ഗീതയുടെ പക്ഷം. എന്ന് വിചാരിച്ചത്, ഹിംസാത്മകമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നുമല്ല, അത് രണ്ടുമുണ്ട് അതിനകത്ത്. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി സ്വഭാവനിഹിതമായി യുദ്ധം എന്നുള്ള ധർമ്മം ഒരാൾക്ക് പ്രാപ്തമായി കഴിഞ്ഞാൽ ആ ധർമ്മത്തിൽ ഹിംസയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ പാടില്ല, അത് ചെയ്തു തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ധർമ്മത്തെ രക്ഷിക്കാൻ കഴിയത്തില്ല. അതേസമയം ഹിംസയ്ക്ക് വേണ്ടി യുദ്ധം, അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി ഹിംസ, അത് ആ രീതിയിലേക്ക് ഗീതയിൽ ചിന്ത പോകുന്നതുമില്ല. അതുകൊണ്ട് അർജുനൻ കണ്ട ദോഷം ഹിംസ, അല്ലെങ്കിൽ നരകം, ഇത്തരം ദോഷങ്ങളുടെ പേരിൽ നിനക്ക് നിന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കർമ്മവും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഭക്ഷണം തന്നെ കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. സഹജസ്യ കർമ്മണ സ്വധർമാഖ്യസ്യ പരിത്യാഗേന പരധർമാനുഷ്ഠാനേപി ദോഷാത് നൈവ മുച്യതേ ഭയാവഹസ്യ പരധർമ്മ. ഇവിടെയും ആ പരധർമ്മത്തെ വ്യക്തമാക്കുന്നു. സ്വധർമാഖ്യസ്യ പരിത്യാഗേന, സ്വധർമ്മ പരിത്യാഗം, ഇവിടെ എന്താണ്? യുദ്ധത്തിന്റെ പരിത്യാഗം. പരധർമാനുഷ്ഠാനം, ഭാഷകാരം പറഞ്ഞു, ഭിക്ഷാടനാധികം, അത് ചെയ്താലും ദോഷാന്നൈവ മുച്ചേതേ, നിനക്ക് ദോഷത്തിൽ നിന്നും മോചിക്കാവുക്കത്തിൽ. എന്തുകൊണ്ട്? ആ പരധർമ്മത്തിലുമുണ്ട് ഈ പറയുന്ന ദോഷം, ഹിംസയും മറ്റും ഭിക്ഷാടനത്തിലുമുണ്ട്. ഭയാവഹസ്യ പരധർമ്മ മുമ്പ് പറഞ്ഞു. നച്ച ശക്യതേ അശേഷത തെക്തും അജ്ഞേന കർമ്മ കർമ്മ. അജ്ഞന് കർമ്മത്തെ പൂർണ്ണമായും ത്യജിക്കാൻ സാധ്യമല്ല. യഥ തസ്മന്ന ത്യജയത്, അതുകൊണ്ട് നീ കർമ്മത്തെ ഉപേക്ഷിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭാഹി ദോഷേണ ഭൂമേന അഗ്നിരിവാവൃതാഃ അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നൈഷ്ക്രമ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാപര ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ഹൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാംസ്തക്ത്വാ രാഗദ്വേഷോ വിദസ്യ ച വിവിക്ത സേവീ ലഘ്വാസി യതവാക്കായ മാനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോചതിന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം ഭക്ത്യാ മാമഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതാ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി സശ്വതം പദം അമ്പ്യയം ചേതസാ സർവകർമാണി വൈസന്യസ്യ മത്പരാ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്തസ്സതദംഭവ മച്ചിത്തസ്സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അഥ ചേത്വമഹങ്കാരാ നശ്രോഷ്യസി വിനംക്ഷ്യസി യദഹങ്കാരമാശ്രിത്യ നയോസ്യൈതി മന്യസേ മിഥ്യേഷ വ്യവസായസ്തേ പ്രകൃതി സ്വാം നിയോക്ഷ്യതി സ്വഭാവജേന കൗന്ദേയ നിബദ്ധസ്യേന കർമ്മണാ കർത്തും നേച്ഛസി യത് മോഹാത് പരിഷ്യസ്യവശോപി തത് ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ് ഗുഹ്യതരം മയാ വിമർശ്യൈ തദശേഷേണ യഥേച്ഛസി തഥാ കുരു സർവഗുഹ്യതമം ഭൂയ ശൃണു മേ പരമം വച ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വേഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശു ച. ഇദം തേ നാതപസ്ഥായ മാ ഭക്തായ കദാചന നചാ ശുശ്രൂഷവേ വാച്യം നച മാം യോഭ്യ സൂയതി യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേവേഷ്യത്യ സംശയാ നച തസ്മാദ് മനുഷ്യേഷു കശ്ചിദ് മേ പ്രിയകൃത്തമഃ ഭവിതാ നച മേ തസ്മാദ് അന്യപ്രിയതരോ ഭുവി അധ്യേഷ്യതേ ച ഇമം ധർമ്മ്യം സംവാദമാവയോഃ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദപി യോ നരാ സോപി മുക്തശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം കച്ചിത് ഏതത് ശ്രുതം പാർത്ത ത്വയേകാഗ്രേണ ചേതസാ കച്ചിത് അജ്ഞാന സമ്മോഹ അനഷ്ടസ്ഥേ ധനഞ്ജയ അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ്വാ തത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മിഗത സന്ദേഹ പരിശ്യേ വചനന്തവാ സഞ്ചയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദം ഇമം അശ്രൗഷം അദ്ഭുതം രോമഹർഷണം. വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ്ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിദമദ്ഭുതം കേശവാർജുനയോ പുണ്യം പശ്യാമി ച മുഹുർമുഹു തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ പശ്യാമി ച പുനഃപുന യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതർ ധ്രുവാനിധർമ്മധർമ്മമാ